ഗുരുപരമ്പരഗീത 13:2 ഭാഷ്യം. ഇവിടെ ചർച്ച ചെയ്തത് അധ്യാസത്തെ കുറിച്ചാണ്. ചർച്ച ചെയ്യുന്ന ക്ഷേത്രജ്ഞം ചാപി മാമിധി എന്ന് ഭഗവാൻ പറഞ്ഞു. അത് അദ്വൈത സിദ്ധാന്തത്തിന് അനുകൂലമായൊരു പ്രസ്താവമാണ്. ക്ഷേത്രജ്ഞം ചാപി മാമിധി, ഞാൻ ക്ഷേത്രജ്ഞനാണ്. അവിടെ ഒരു ദോഷം വരുന്നു, ഈശ്വരൻ തന്നെ ക്ഷേത്രജ്ഞൻ ആയിരിക്കുകയാണെങ്കിൽ ഈശ്വരനും സംസാരിത്വം വരും. ജീവന്റേതായ ദോഷങ്ങളെല്ലാം ഈശ്വരനും വരും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതിനെന്ത് സമാധാനം പറയും? അതിനിവിടെ പറയുന്നത് എന്താണോ, അത് ഇവിടെ പറഞ്ഞു. തത്രയും സതി കർത്തൃത്വ ഭോക്തൃത്വ ലക്ഷണ സംസാരോ ജ്ഞേയസ്തോ ജ്ഞാതിരി അവിദ്യ അധ്യാരോപിത. ഇന്നത്തേന ജ്ഞാതഹ കിഞ്ചിത് ദുഷ്യതി. ആ ക്ഷേത്രജ്ഞനിൽ ഇതെല്ലാം ആരോപിച്ചിരിക്കുകയാണ്. കർത്തൃത്വ ഭോക്തൃത്വമല്ല ആരോപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈശ്വരൻ ക്ഷേത്രജ്ഞനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ദോഷമൊന്നും വരുന്നില്ല. ആ ക്ഷേത്രജ്ഞനിൽ കാണുന്ന എല്ലാ ദോഷങ്ങളും അവിടെ ആരോപിക്കുന്നതാണ് എന്നാണ്. ഇവിടെ ഒരു ചോദ്യം വന്നു, അവിദ്യാവത്വാദ് ക്ഷേത്രജ്ഞ സംസാരിത്വം ഇത് ചെയ്ത് അവിദ്യ അജ്ഞാനം തുടങ്ങിയ കാര്യങ്ങൾ, സംശയം വിപരീതം തുടങ്ങിയ കാര്യങ്ങൾ ക്ഷേത്രജ്ഞനിൽ ഉണ്ടല്ലോ, അത് അനുഭവമാണല്ലോ. ഒരാൾ പറയുന്നു ഞാൻ അജ്ഞനാണ്, പിന്നെ പറയുന്നു എനിക്ക് പല വിപരീത ജ്ഞാനങ്ങളും ഉണ്ട്, ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും, സംശയങ്ങളുണ്ട്. ഇതെല്ലാം ഓരോ ജീവന്റെ അനുഭവമാണ്. അപ്പൊ അവിദ്യ ഉണ്ട് ഈ ജീവന്, അവൻ തന്നെയാണ് ക്ഷേത്രജ്ഞൻ. അവ സംസാരിത്വം വരുമല്ലോ. അപ്പൊ ഭഗവാനും ആ സംസാരിത്വം വരാം. അതിനാണ് സമാധാനം പറഞ്ഞത്, എന്നാ അത് ശരിയല്ല. അവിദ്യായ താമസത്വ, വിദ്യ താമസമാണ്. അത് തന്നെ പറയുന്നു, താമസോഹി പ്രത്യയ ആവരണാത്മകത്വ അവിദ്യ വിപരീത ഗ്രാഹക സംശയ ഉപസ്ഥാപക അഗ്രഹണാത്മക. താമസപ്രത്യയമാണ്, താമസവൃത്തിയാണ്, താമസരൂപത്തിലുള്ള ഒരന്ധകരണ പരിണാമമാണത്. അതിന് മൂന്ന് സ്വഭാവത്തിലാണ് സാധാരണ പ്രവർത്തിക്കുന്നത്. ഒന്ന് വിപരീത ഗ്രഹക, എന്താണ് വാസ്തവത്തിലുള്ളത് അതിന് നേരെ വിപരീതമായ ബോധത്തെ ഉണ്ടാകും. ശരീരം താനല്ല, പക്ഷെ ശരീരം താനാണ് എന്നുള്ള ബോധത്തിലുണ്ടാകും. മറ്റൊന്ന് സംശയം, എല്ലാ വിഷയങ്ങളിലും അത് സംശയിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊന്ന് അഗ്രഹണം, അറിവില്ലായ്മ, അറിവില്ലായ്മ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതുമൊരു പ്രത്യയമാണ്, വൃത്തിയാണ് എന്ന് പറഞ്ഞാൽ. അറിവില്ലായ്മ എന്ന് പറയുന്നതും എന്താണോ, അതൊരു അറിവാണ്. അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു അറിവാണ്, അതാണ് അതിനെ പ്രത്യയം എന്ന് പറയുന്നത്. പറയുന്നു ഞാൻ അറിഞ്ഞില്ല, ഞാൻ അറിയുന്നില്ല, ഞാൻ ആത്മാവിനെ അറിയുന്നില്ല, അതൊരറിവാണ്. അതുകൊണ്ട് അതിന് പ്രത്യേകം എന്ന് പറയുന്നു. അറിവിന് വിഷയമായിരിക്കുന്നത് എന്താണ്? അറിവില്ലായ്മ. അറിവിന് അറിവില്ലായ്മ വിഷയമാകുമ്പോഴാണ് നമ്മൾ പറയുന്നത് എന്താണ്, ഞാൻ അജ്ഞനാണ്. അജ്ഞാനം എന്ന് പറയുന്നതും ഒരറിവിന്റെ വിഷയമാണ്. അവിടെയും അറിവുണ്ട്, അതുകൊണ്ട് അതിനെയും പറയുന്നു അതും താമസപ്രത്യയമാണ്. അറിവില്ലായ്മ, അറിവില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യമൊന്നല്ല എന്റെ അർത്ഥം. ശൂന്യം എന്ന് പറയുന്നത് പോലും ഒരു കൽപ്പനയായിട്ട് വരുമ്പോൾ അത് ഒരറിവിന്റെ വിഷയമാണ്. ശൂന്യതയെക്കുറിച്ച് ഒരു സങ്കല്പം വന്നു കഴിഞ്ഞാൽ സങ്കല്പത്തിന്റെ വിഷയമായി ശൂന്യത വരും. അപ്പൊ ശൂന്യതയും അവിടെ അറിവിന് വിഷയമാകും. അപ്പൊ സർവ്വവും അറിവിന് വിഷയമാണ്. അതുകൊണ്ട് അജ്ഞാനവും എന്താണ്, ഒരു പ്രത്യയമാണ്, ഒരറിവാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? അവിദ്യ എന്ന് പറയുന്നത് താമസമാണ്. താമസം എന്ന് പറഞ്ഞാൽ ഇരുട്ടിന് സമമാണ്. ഇരുട്ടിന്റെ പ്രത്യേകത എന്താണ്? വെളിച്ചത്തിൽ അത് കാണുന്നില്ല. അതിനടുത്ത് പറയുന്നത് വിവേകപ്രകാശഭാവി തദഭാവ. വിവേകപ്രകാശം വന്നു കഴിഞ്ഞാൽ ജഡമായ ദീപപ്രകാശം കൊണ്ട് ബാഹ്യമായ ഇരുട്ടേ പോകത്തുള്ളൂ. ഇവിടെ പറയുന്ന അജ്ഞാനം, അജ്ഞാനം വിവേകപ്രകാശം വരുമ്പോൾ വിവേകപ്രകാശഭാവി തദഭാവ, ആ താമസം പോകുന്നു. അവരുടെ ജ്ഞാനികളിൽ മറ്റും ആ താമസം നഷ്ടപ്പെട്ടിരിക്കുന്നു, അവർ അവിടെ ഇരുട്ടില്ല. താമസേച്ച ആഭരണാത്മകേ തിമിരാദി ദോഷേ സതി അഗ്രഹണാദേർ അവിദ്യാത്രേ സുലബ്ധേഹി. താമസേ ആഭരണാത്മകേ, താമസ രൂപത്തിലുള്ള ആഭരണ രൂപത്തിലുള്ള ആ ഇരുട്ട് അവിവേകമുള്ളപ്പോ പിന്നെ തിമിരാദി ദോഷേ സതി. ബാഹ്യമായാണെങ്കിൽ തിമിരം പോലെയുള്ള ദോഷങ്ങൾ കരണത്തിനുള്ളപ്പോൾ, കണ്ണിന് തിമിരം ബാധിച്ചു കഴിഞ്ഞാൽ അഗ്രഹണാദേഹി അവിദ്യാത്രേശു ഉപലബ്ധി. അപ്പോൾ അഗ്രഹണം തുടങ്ങിയ അവിദ്യാത്ര, അഗ്രഹണം സംശയം വിപരീതം ഞാൻ, ഇത് മൂന്ന് സംഭവിക്കാം. കരണങ്ങൾക്ക് ദോഷം വന്നാൽ മതി. കണ്ണിന് തിമിരം വന്നു കഴിഞ്ഞാൽ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ ഗ്രഹിക്കാതിരിക്കാം. എന്താണെന്ന് ചില സമയം വിപരീതമായി ഗ്രഹിക്കാം. കാഴ്ച ശരിയല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ സംശയം വരാം, ഇതാണോ? കണ്ണിന്റെ അവ്യക്തത കൊണ്ട് വിഷയത്തെക്കുറിച്ച് സംശയം വരാം. ഈ ആവരണം കരണങ്ങൾക്ക് സംഭവിക്കാം, എന്തെങ്കിലും ദോഷം കൊണ്ട്, തിമിരാദി ദോഷങ്ങൾ കൊണ്ട്. അന്ധകരണത്തിന് സംഭവിക്കാം, മനസ്സിലുള്ള ദോഷങ്ങൾ കൊണ്ടും സംശയം വിപരിയും അജ്ഞാനം മൂന്ന് സംഭവിക്കാം. അതുപോലെ ചക്ഷുരാദി കർണങ്ങൾക്കുള്ള, ബാഹ്യകർണങ്ങൾക്കുള്ള ദോഷം, സ്ഥൂലമായിരിക്കുന്ന ബാഹ്യകർണങ്ങൾക്കുള്ള ദോഷം കൊണ്ടും അജ്ഞാന സംശയം വിപരിയും. ശബ്ദത്തെ സംബന്ധിച്ചും അതുണ്ടാകാം. ചെവിക്ക് എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ ബാഹ്യകർണത്തിന് അവിടെയും വരാം. ബാഹ്യകർണം എന്ന് പറയുമ്പോൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്, കണ്ണ്, ചെവി, സ്ഥൂല ശരീരത്തിലിരിക്കുന്നതാണ് ബാഹ്യകർണങ്ങൾ. സൂക്ഷ്മ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതാണ് ആന്തരകർണങ്ങൾ. ആന്തരകർണങ്ങൾക്ക് ദോഷം വരില്ല, ബാഹ്യകർണങ്ങൾക്കാണ് ദോഷം വരുന്നത്. ആ ബാഹ്യകർണങ്ങൾ സ്ഥൂലമായതുകൊണ്ട് അതിന് ദോഷങ്ങൾ വരാം. ആ ദോഷങ്ങൾ വന്ന് ചികിത്സയൊക്കെ ചെയ്യുമ്പോൾ അത് മാറാറുണ്ട്. മാറുമ്പോൾ ഈ പറയുന്ന ദോഷങ്ങളും അതിനെ സംബന്ധിച്ച് വരത്തില്ല. കർണദോഷങ്ങൾ മാറിക്കഴിഞ്ഞാൽ അജ്ഞാന സംശയ വിവരങ്ങൾ അതിനെ സംബന്ധിച്ച് വരത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. അത്രാഹ ഏവം ദ്രഹി ജ്ഞാതൃധർമ്മോ അവിദ്യ. വീണ്ടും ചോദിക്കുകയാണ്, ഈ അവിദ്യ ആർക്കാണുള്ളത് ചോദിക്കുന്നു. അറിയുന്നവനാണല്ലോ അവിദ്യ ഉള്ളത്. അത് കണ്ണിന്റെ തകരാറുണ്ടായാലും അന്ധകരണത്തിന്റെ തകരാറുണ്ടായാലും അറിയുന്നവനാണ് അജ്ഞാന സംശയ വിവരങ്ങൾ ഉള്ളത്. അറിയുന്നവനെയാണ് പറയുന്നത് ജ്ഞാതാവ്. ആർക്കാണ് അജ്ഞാനം എന്ന് ചോദിച്ചാൽ ജ്ഞാതാവിൻ. ആർക്ക് സംശയം? ജ്ഞാതാവിൻ. ആർക്കാണ് വിപരിയും? ജ്ഞാതാവിൻ. അപ്പൊ ജ്ഞാതാവിന്റെ ധർമ്മമാണിതെല്ലാം, അല്ലെങ്കിൽ ജ്ഞാതാവിന്റെ സ്വഭാവവിശേഷങ്ങളാണിതെല്ലാം, ജ്ഞാതാവിനെ വിശേഷിപ്പിക്കാവുന്നതാണിതെല്ലാം. ആ ജ്ഞാതാവിനെ തന്നെയാണ് ഇവിടെ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷേത്രത്തെ അറിയുന്നവൻ, അത് തന്നെ ജ്ഞാതാവ്. ആ ക്ഷേത്രജ്ഞനെയാണ് പറഞ്ഞത് ഈശ്വരൻ അതാണെന്ന്. അപ്പോൾ വീണ്ടും ദോഷം വരുന്നു. ഇതെല്ലാം ജ്ഞാതാവിൽ തന്നെ വരുന്നു. അജ്ഞാന സംശയ വിവരങ്ങളെല്ലാം ഈശ്വരനുണ്ടെന്ന് വരുന്നു പറയുന്നു. അതിനെ നിഷേധിക്കുന്നു. വീണ്ടും അതിനെ വിശദമാക്കാൻ വേണ്ടി പറയുന്നു, കരണേ ചക്ഷുഷി തൈമിരികത്വാദി ദോഷ ഉപലബ്ധേഹി. പറയുന്നത് ദോഷങ്ങൾ എപ്പോഴും കാണുന്നത് ജ്ഞാതാവിലല്ല, ജ്ഞാതാവിലേക്ക് ഇതിനെ ആരോപിക്കുകയാണ്. അല്ലെങ്കിൽ ദോഷത്തിന്റെ ഫലമായി വരുന്ന കാര്യങ്ങളെ ജ്ഞാതാവിൻ്റെതാണെന്ന് പറയുകയാണ്, ആരോപിച്ച് പറയുകയാണ്. ഞാൻ പറയുന്നു എനിക്ക് ശരിക്ക് കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കാണുന്നത് ശരിയാണോ, ഞാനിപ്പോൾ കാണുന്നത് മറ്റൊന്നിനെയാണ്. ഈ തരത്തിലുള്ള എൻ്റെ അനുഭവം ഞാൻ എന്നിലേക്ക് ആരോപിക്കുകയാണ്. വാസ്തവത്തിൽ ഇവിടെ തകരാറ് എവിടെയാണ്? കണ്ണിലാണ്. കണ്ണിൽ തിമിരമുള്ളത് കൊണ്ടാണ് പറയുന്നത് എനിക്കത് ശരിക്ക് കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വിപരീതമായി കാണുന്നു, അല്ലെങ്കിൽ കാണുന്നത് അതാണോ എന്ന് എനിക്ക് സംശയമുണ്ടോ. അത് ആ ദോഷങ്ങളിരിക്കുന്നത് എന്നിലല്ല, എൻ്റെ കണ്ണിലാണ് ഇരിക്കുന്നത്. അതും ബാഹ്യമായ സ്ഥൂലമായിരിക്കുന്ന ശരീരഭാഗത്തിൽ ആ ദോഷങ്ങൾ എന്നിൽ ആരോപിച്ചിട്ട് ഞാൻ പറയുന്നു ഞാൻ അന്ധനാണ് എന്ന് പറയുകയാണ്. അന്ന് പറയുന്നു കരണേ ചക്ഷുഷി, കരണമായിരിക്കുന്ന ചക്ഷുരേന്ദ്രിയത്തിൽ തൈമിരികത്വാദി ദോഷം, തിമിരം കൊണ്ടും മറ്റും വരുന്ന ദോഷങ്ങൾ, അതാണ് തൈമിരിക ദോഷം ഉപലബ്ധി. അത് വ്യക്തമാണ്. അതിന് ചികിത്സ ചെയ്ത് അത് മാറ്റിക്കഴിഞ്ഞാലോ പറയുന്നു എനിക്ക് കാണാൻ കഴിയും, എനിക്ക് സംശയമില്ല, വിപരീത ബുദ്ധിയില്ല, ഞാൻ തന്നെ പറയുന്നു. എവിടെയാണോ ദോഷമുണ്ടായിരുന്നത് ആ ദോഷത്തെ മാറ്റി, കണ്ണിലുണ്ടായിരുന്ന ദോഷം മാറ്റി, അപ്പോൾ ആ ദോഷങ്ങളൊന്നും എൻ്റെ അല്ല, ആ ദോഷങ്ങളെ ഞാൻ വെറുതെ എൻ്റേതായി കരുതിയതാണ്. അതുപോലെയാണ് സർവത്ര അജ്ഞാന സംശയ വിവരങ്ങളെല്ലാം എവിടെ വരുന്നു, അത് അന്ധകരണത്തിൽ വരുന്നതാണ്, അല്ലെങ്കിൽ മനസ്സിൽ വരുന്നതാണ്. മനസ്സിലാണ് വരുന്നത് അറിവില്ലായ്മ, മനസ്സറിവില്ലായ്മയെക്കുറിച്ച് അറിയുന്നു. എന്നിട്ട് പറയുന്നു ഞാൻ അറിയുന്നില്ല, ഞാൻ അറിവില്ലാത്തവനാണ്. അത് മനസ്സിന്റെ ധർമ്മമാണ്. മനസ്സ് തന്നെ സംശയരൂപത്തെ പ്രാപിക്കുന്നു. എന്നിട്ട് പറയുന്നു ഞാൻ സംശയിക്കുന്നു, മനസ്സ് തന്നെ വിപരീതജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. ഇതെല്ലാം മനസ്സിന്റെ ധർമ്മങ്ങളാണ്, ജ്ഞാതാവിന്റെ ധർമ്മമല്ല. എത്തുമന്യസേ ജ്ഞാതൃധർമ്മോ അവിദ്യ തദൈവ ച അവിദ്യാധർമ്മവത്വം ക്ഷേത്രജ്ഞൻ സംസാരിത്തു. എത്തുമന്യസേ ജ്ഞാതൃധർമ്മോ അവിദ്യ. ഇനി ജ്ഞാതാവിന്റെ ധർമ്മമാണ് എന്ന് നീ കരുതുകയാണെങ്കിൽ അവിദ്യ, അപ്പൊ നീ സംസാരിയായി. ജ്ഞാതൃധർമ്മോ അവിദ്യ എന്നാണ് ഒരാൾ പറയുന്നതെങ്കിൽ അയാൾ സംസാരിയായി. പരമാർത്ഥത്തിലല്ലെങ്കിലും സംസാര ധർമ്മത്തെ തന്നെ ആരോപിച്ചയാൾ സംസാരിയായി. തദേവ ച അവിദ്യാധർമ്മവത്വം ക്ഷേത്രജ്ഞസ്യ സംസാരിത്വം, ഇതാണ് ക്ഷേത്രജ്ഞൻ സംസാരിയാണെന്ന് പറഞ്ഞു. അതങ്ങനെ കരുതുകയാണ്. തത്രയുക്തം ഈശ്വരേവ ക്ഷേത്രജ്ഞ എന്ന സംസാരിത്യത് അയുക്തമിതി. ഇവിടെ പറഞ്ഞല്ലോ ഈശ്വരൻ തന്നെയാണ് ക്ഷേത്രജ്ഞൻ, അതുകൊണ്ട് ഈശ്വരൻ സംസാരിയല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഈശ്വരൻ ക്ഷേത്രജ്ഞനാണെങ്കിൽ ഈശ്വരൻ സംസാരിയാകും. അതിന് സമാനം പറയുന്നു തന്ന അതും ശരിയല്ല. യഥാ കരുണേ ചക്ഷുഷി വിപരീത ഗ്രാഹകാദി ദോഷ ദർശന പറയുന്നു. ഈ ദോഷങ്ങളെല്ലാം കരണങ്ങളിലാണ്, ഒന്നുകിൽ ബാഹ്യകരണം അല്ലെങ്കിൽ അന്ധകരണം. ബാഹ്യകരണങ്ങളിൽ ദോഷം വരാം, അല്ലെങ്കിൽ അന്ധകരണത്തിൽ വരാം. അല്ലാതെ അജ്ഞാന സംശയ വിവരങ്ങളൊന്നും ഒരിക്കലും ജ്ഞാതാവിന്റെ ധർമ്മമല്ല. ഞാനെന്ന് അഭിമാനപൂർവ്വം പറയുന്നു എന്നാണ്, അത് ആരോപിച്ച് പറയുന്നതാണ്. അത് വിശദീകരിക്കുന്നു. വിപരീതാതിഗ്രഹണം തന്നിമിത്തോ വാ തൈമിരികത്വാദി ദോഷോ ഗൃഹീതുഹു ചക്ഷുഷ സംസ്കാരേണ തിമിരേ അപനീതേ ഗൃഹീതുഹു അദർശന ന ഗൃഹീതുർധർമ്മോ യഥാ തഥാ സർവത്രൈവ അഗ്രഹണ വിപരീത സംശയ പ്രത്യാഹ തന്നിമിത്താഹ കരണസ്യ കസ്യചിത് ഭവിതുമർഹന്തി ന ജ്ഞാതുഹു ക്ഷേത്രജ്ഞസ്യ. ഇവിടെ സിദ്ധാന്തം പറയുകയാണ്. വിപരീതാദിഗ്രഹണം, വിപരീതാദി അനുഭവങ്ങൾ, മൂന്ന് തരത്തിലുള്ള ഗ്രഹണത്തെ കുറിച്ച് പറഞ്ഞു. ഒന്ന് അഗ്രഹണം, മറ്റൊന്ന് സംശയം, മറ്റൊന്ന് വിപരീതം. തന്നിമിത്തോ വാ അതിന് കാരണമായി വരുന്ന തൈമിരികത്വാദി ദോഷം, ബാധിതീയം തുടങ്ങിയ ദോഷങ്ങൾ, തിമിരം കൊണ്ടുവരുന്ന ദോഷങ്ങളെല്ലാം എന്താണ്? ന ഗൃഹീതഹു, അതൊന്നും ഗൃഹീതാവിനല്ല, ക്ഷേത്രജ്ഞനല്ല ഇതൊന്നും. എന്തുകൊണ്ട്? ചക്ഷുഷ സംസ്കാരേണ തിമിരേ അവനീതേ. കണ്ണിന്റെ ചികിത്സ ഉണ്ട്, ചക്ഷു സംസ്കാരം. കണ്ണിന് ചികിത്സ കൊണ്ട് അതിനെ സംസ്കരിച്ചു. തിമിരെ അവനീതേ, അവിടെ എന്ത് ചെയ്യുന്നു? തിമിരീതം, തിമിരം മാറ്റി ഗൃഹീതരദർശനാണ്. പിന്നെ അവിടെ ഞാൻ പറയുന്നില്ല എനിക്ക് തിമിരമുണ്ട്, എന്നിൽ സംശയമുണ്ട്, വിവരമുണ്ടെന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഈ ദോഷങ്ങളൊന്നും ഗ്രഹീതാവിൽ ക്ഷേത്രജ്ഞനിൽ കാണുന്നില്ല. അതുകൊണ്ടെന്താണ്? ഗ്രഹീതൃധർമ്മവും ഇതൊന്നും ക്ഷേത്രജ്ഞന്റെ ധർമ്മങ്ങളല്ല. തഥാ അതുപോലെ തന്നെ സർവത്രൈവ അഗ്രഹണ വിപരീത സംശയപ്രത്യാഹ. അതുകൊണ്ട് എവിടെ എവിടെയെല്ലാം ഒരു ക്ഷേത്രജ്ഞന് ജീവന് അഗ്രഹണം, വിപരീത ഗ്രഹണം, സംശയം ഇതെല്ലാം ഉണ്ടാകുന്നുവോ, തന്നിമിത്താഹ കരണസീവ, അതെല്ലാം എന്താണോ അത് കരണത്തിനാണ് വരുന്നത്. ഒന്നുകിൽ മനസ്സിനായിരിക്കും ദോഷങ്ങൾ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്കായിരിക്കും, കസ്റ്റിത് ഏതെങ്കിലും ഒരു കർണത്തിനായിരിക്കും അത് സംഭവിക്കുന്നത്. ജ്ഞാതുഹു ക്ഷേത്രജ്ഞസ്യ, ഒരിക്കലും ജ്ഞാതാവായിരിക്കുന്ന ക്ഷേത്രജ്ഞന് ഈ ദോഷങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ക്ഷേത്രജ്ഞനിൽ അവിദ്യയില്ല, അവിദ്യാകാര്യങ്ങളില്ല, അതെല്ലാം ഇരിക്കുന്ന ഇവിടെ അന്ധകരണത്തിൽ അല്ലെങ്കിൽ കർണങ്ങളിലാണ്. അന്ധകരണത്തിലാണ് അവിദ്യ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ചിലർക്കും സംശയമുണ്ടോ, എന്താണോ അന്ധകരണം എന്ന് പറയുന്നതിൽ നിന്നാണോ? അന്ധകരണം അവിദ്യയുടെ കാര്യമാണ്. അപ്പോ അന്ധകരണത്തിൽ എങ്ങനെ അവിദ്യ ഇരിക്കും എന്ന് ചോദിക്കും. അത് ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടത്തിൽ മണ്ണിരിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ്. കുടത്തിൽ മണ്ണിരിക്കുന്നു എന്ന് പറയുന്നതിൽ ദോഷമൊന്നുമില്ല, കാരണം കുടം മണ്ണാണ്, മൃണ്മയമാണ് കുടം, അതുകൊണ്ട് കുടത്തിൽ മണ്ണിരിക്കുന്നു. അതുപോലെ അവിദ്യാമയമാണ് അന്ധകരണം, അതുകൊണ്ട് അന്ധകരണത്തിൽ അവിദ്യയിരിക്കുന്നു എന്ന് പറയാം. അല്ലാതെ ഒരിക്കലും അത് ക്ഷേത്രജ്ഞനല്ല. അത് മാത്രമല്ല സംവേദ്യത്വ ശേഷം പ്രദീപ പ്രകാശം എന്ന ജ്ഞാതൃധർമ്മത്വം, ഇതെല്ലാം സംവേദ്യങ്ങളാണ്, അറിവിന് വിഷയം എന്നർത്ഥം. സർവവും അറിവിന് വിഷയമാണ്. സംശയവിപര്യം, അജ്ഞാനം, ഇതെല്ലാം അറിവിന് വിഷയമാണ്. അതുകൊണ്ട് എന്താണ്? അതൊരിക്കലും ജ്ഞാതൃധർമ്മമല്ല. ഉദാഹരണം പറയുന്നത് എന്താണ്? പ്രദീപപ്രകാശവത്, ദീപപ്രകാശത്തെ നമ്മൾ കാണും. ദീപം തന്നെയാണ് പ്രകാശം, എന്നാലും നമ്മൾ കാണുന്നു എന്താണ്? ദീപത്തിന്റെ ധർമ്മമാണ് പ്രകാശം, ദീപത്തിന്റെ ധർമ്മമാണ് ഉഷ്ണം. അതിനെയൊന്നും നമുക്ക് അതിൽ നിന്ന് വേർതിരിക്കാൻ പറ്റുന്നില്ല. എന്നാലും നമ്മളതിനെ കാണും. അത് കാണുമ്പോൾ ഒരിക്കലും കാണുന്നവന്റെ ധർമ്മമാകുന്നില്ല അത്. ദീപപ്രകാശമോ ദീപത്തിന്റെ ഉഷ്ണമോ എല്ലാം ദീപത്തിൽ തന്നെ, ആ ദീപസ്വരൂപമായിരിക്കുന്നു. ഒരിക്കലും അത് കാണുന്നവന്റെ ധർമ്മമാകുന്നില്ല. എന്തുകൊണ്ട്? അത് സംവേദ്യമാണ്, അറിവിന് വിഷയമാണ്. അറിവിന് വിഷയമാകുന്ന ഒരിക്കലും അറിയുന്നവന്റെ ധർമ്മമല്ല. അതാണ് ഇവിടെ പറയുന്നത്. എന്തെന്തെല്ലാം ഇവിടെ അറിവിന് വിഷയമാകുന്നുണ്ടോ ഒന്നും അറിയുന്നവന്റെ ധർമ്മമല്ല. ഇതെല്ലാം എന്താണ്? അറിവുന്നവന്റെ ധർമ്മമായി തോന്നുന്നു. അങ്ങനെ ഞാൻ പറയുന്നു, എനിക്ക് അറിവില്ലായ്മയുണ്ട്, ഞാൻ പറയുന്നു. അങ്ങനെ പറയുന്നുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ എനിക്ക് അറിവില്ലായ്മയുണ്ടെന്നുള്ള എന്റെ അനുഭവം കൊണ്ട് മാത്രം അതൊന്നും എന്റെ ധർമ്മമാകത്തില്ല. എന്തുകൊണ്ടത്? കാരണം ഞാനതിനെ അറിയുന്നു. എന്റെ അറിവില്ലായ്മയെ അറിയുന്ന ഏതോ ഒരുവൻ ആണ് ഞാൻ. എന്റെ അറിവില്ലായ്മ അറിയുന്നവനാണ് ഞാൻ. എന്റെ അറിവിന് വിഷമമായ ഏതാണ്? അറിവില്ലായ്മ. അതുകൊണ്ട് അറിവില്ലായ്മയിൽ നിന്ന് ഞാൻ വേറെയാണ്. അതൊരിക്കലും എന്റെ ധർമ്മമല്ല. പറയുന്നത് സംവേദ്യമായിരിക്കുന്ന, അറിവിന് വിഷയമായിരിക്കുന്ന ഒന്നും അറിവിന്റെ ധർമ്മമല്ല. അപ്പൊ സംവേദ്യം എന്ന് പറയുന്നു. സംവേദ്യമായിരിക്കുന്ന എന്തിനാണ് സംവേദ്യമായിരിക്കുന്നത്? അറിവിനാണ്. അറിവിനാണ് ഇതെല്ലാം സംവേദ്യമാകുന്നത്, വിഷയമാകുന്നത്. അറിവിൽ നിന്നുകൊണ്ട്, അറിവിലിരുന്നുകൊണ്ട് ഇതെല്ലാം അറിവിന് വിഷയമാകുകയാണ്. പിന്നെ അറിവിലിരുന്ന് അറിവിന് വിഷയമാകുക, അറിവിലിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അറിവിന് വിഷയമാകുക എന്നാണ്. ഒരു വസ്തു അറിവിന് വിഷയമാകുമെന്ന് വെച്ചാൽ അത് അറിവിൽ നിലനിൽക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അറിവിൽ നിലനിൽക്കുന്ന ഒരു വസ്തു അറിവിന് വിഷയമായതുകൊണ്ട് തന്നെ ഒരിക്കലും അത് അറിവിന്റെ ധർമ്മമല്ല. ഇവിടെ ജ്ഞാതാവ് സ്വയം അറിവാണ്, ജ്ഞാതാവിന് സ്വയം അറിവാണ്. ആ ജ്ഞാതാവ് സ്വയം അറിവായതുകൊണ്ട് സർവത്തെയും വിഷയമാകുന്നു. അജ്ഞാന സംശയ വിവരങ്ങളല്ല, പ്രപഞ്ചത്തെ മുഴുവൻ അത് വിഷയമാക്കുന്നു. മനഃപൂർവ്വം വിഷയമാക്കുന്നതല്ല, അത് അറിവിന്റെ ഒരു സ്വഭാവമാണെന്ന് സർവത്തെയും വിഷയമാക്കുക. പ്രകാശത്തിന്റെ ഒരു സ്വഭാവമാണ് സർവത്തെയും പ്രകാശിപ്പിക്കുക. അതിന്റെ ഒരു ക്രിയ വ്യാപാരമല്ല, മറിച്ച് അതിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് സർവവും അറിവിന് വിഷയമായേ പറ്റൂ. അങ്ങനെ വിഷയമാകുന്നത് എല്ലാം അത് അറിവിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ്. എന്ന് പറയുന്നത് അദ്വൈതത്തിന്റെ ഒരു വിചാര രീതി അനുസരിച്ച് പറയുന്നതാണ്. അറിയപ്പെടുന്നതെല്ലാം അറിവിൽ നിന്ന് വേറെയാണ്, അതുകൊണ്ട് അതൊന്നും തന്നെ അറിവിന്റെ ധർമ്മമല്ല, അതുകൊണ്ട് അറിവ് സ്വതന്ത്രമാണ്, അറിവിൽ സംസാരമില്ല. അതിനുള്ള ഒരു യുക്തിയാണ് ഇവിടെ പറയുന്നത്, സംയതത്വച്ച തേഷാം നജ്ഞാതധർമ്മവത്വം പ്രതീക പ്രകാശവത്വം. അറിവിന് വിഷയമാകുന്ന ഒന്നും അറിവിന്റെ ധർമ്മമല്ല. സംവേദ്യത്വം അതൈവ സ്വാത്മ വ്യതിരിക്ത സംവേദ്യത്വം. ഒരു വസ്തു അറിവിന് വിഷയമാകുക എന്ന് പറയുന്നത് എന്താണ്? ആ വസ്തുവിൽ നിന്നും ഭിന്നമായ ഒന്ന് ആ വസ്തുവിനെ അറിഞ്ഞു എന്നാണ് എന്റെ അർത്ഥം. ഏതെങ്കിലും ഒരു വസ്തു അറിവിന് വിഷയമായി എന്ന് പറയുമ്പോൾ ആ വസ്തുവിൽ നിന്നും ഭിന്നമായിരിക്കുന്ന ഒന്ന് അതിനെ അറിഞ്ഞു. സ്വാത്മം വ്യതിരിക്ത സംവേദ്യം, അല്ലെങ്കിൽ അറിവ് തന്നിൽ നിന്നും ഭിന്നമായിരിക്കുന്ന ഒന്നിനെ അറിഞ്ഞു. അറിയുന്നതെപ്പോഴും തന്നിൽ നിന്ന് അന്യമായതിനെ അറിയാൻ പറ്റൂ, തന്നെ അറിയാൻ പറ്റത്തില്ല. എവിടെയാണോ അന്യഥാഭാവമുള്ളത്, ഭിന്നഭാവമുള്ളത്, അവിടെ മാത്രമേ അറിവ് നടക്കത്തുള്ളൂ, അറിവ് പ്രവർത്തിക്കത്തുള്ളൂ. തന്നെ തനിക്ക് അറിയാൻ പറ്റത്തില്ല, തന്നെ വിഷയമാക്കി അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ആത്മാശ്രയ ദോഷം എന്ന് പറയും, അത് പറ്റത്തില്ല. അതിന്റെ ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട്? അറിവ് നിരപേക്ഷമായി പ്രകാശിക്കുന്ന ഒന്നാണ്. അറിവിന്റെ സ്വഭാവമാണെന്ത് അറിയുക എന്ന് പറയുന്നു. അറിവിന്റെ സ്വഭാവം അറിയുക എന്നുള്ളതായിരിക്കുന്നതുകൊണ്ട് അറിവിന് സ്വയം അറിയുന്നതിന് മറ്റൊന്നിന്റെ ആവശ്യമില്ല. അത് സ്വയം അറിയുന്നുമില്ല, അതിനറിയുന്നതിന് അത് മറ്റൊന്നും അപേക്ഷിക്കുന്നുമില്ല. അതേസമയം അത് മറ്റുള്ള എല്ലാത്തിനെയും സ്വയം അറിയുന്ന അറിവ് ആയിരിക്കുന്നു. സ്വയം അത് അറിവായിരിക്കുന്നതുകൊണ്ട് മറ്റുള്ളതിനെ എല്ലാത്തിനെയും അത് പ്രകാശിപ്പിക്കുന്നു. അതാണ് അറിവിന്റെ പ്രത്യേകത. അതാണ് സംവേദ്യത്വാദൈവ സ്വാത്മ വ്യതിരിക്ത സംവേദ്യം. ഇവിടെ എന്തെങ്കിലും അറിയപ്പെടുന്ന ഒരു വസ്തു ഉണ്ടെങ്കിൽ, അറിവിന് വിഷയമാകുന്ന ഒന്നുണ്ടെങ്കിൽ, അത് അതിൽ നിന്ന് ഭിന്നമായ ഒന്നുകൊണ്ട് അറിയുന്നതായിരിക്കും. ഭിന്നമായ അറിവ് എന്താണ്? ഒന്ന് അതാണ് അറിവ്. ഒരു വസ്തുവിൽ നിന്നും വിഷയത്തിൽ നിന്നും ഭിന്നമായ ഒന്നുകൊണ്ടാണ് ആ വസ്തു അറിയപ്പെടുന്നത്. അതിന് സ്വാത്മ വ്യതിരിക്ത സംവേദ്യം. സംവേദ്യമായിരിക്കുന്ന സർവത്തിലും സ്വാത്മ വ്യതിരിക്തം, ആ വസ്തുവിൽ നിന്നും ഭിന്നമായ ഒന്നിനാണത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് എന്തെല്ലാം നമ്മൾ അറിയുന്നുണ്ടോ, അജ്ഞാന സംശയ വിവരിയം തുടങ്ങി എന്തൊക്കെയുണ്ടോ, അതെല്ലാം എന്താണ്? അജ്ഞാന സംശയ വിവരങ്ങളിൽ നിന്നും ഭിന്നമായിരിക്കുന്ന അതൊന്നും ഇല്ലാത്തതായ അറിവ്, അതിന് വിഷയമാകുന്നതാണ്. അതുകൊണ്ട് അതൊന്നും ഒരിക്കലും അറിവിന്റെ ഭാഗമല്ല, അറിവിന്റെ ധർമ്മമല്ല. അറിവ് സദാ നിരപേക്ഷമായി സ്വയം അറിവായി തന്നെ ഇരിക്കുന്നു. അറിവിനെ അറിയുന്നതിന് മറ്റൊന്നുമില്ല, അറിവിനെ മറ്റൊന്നിനും അറിയാനും പറ്റത്തില്ല, അതിന്റെ ആവശ്യവും വരുന്നില്ല. കാരണം എന്നാൽ പിന്നെ അറിവെന്ന് പറയുന്നത് അതിന്റെ സ്വഭാവം തന്നെ നഷ്ടപ്പെട്ടു, അറിവ് അറിവല്ലാതായിത്തീരും. അറിവിനെ അറിയാൻ മറ്റൊന്നുണ്ടെങ്കിൽ സർവകരണ വിയോഗേജ കൈവല്യേ സർവവാദിഭി അവിദ്യാദി ദോഷവത്വ അനഭ്യോമ പറയുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ആരെല്ലാം ചർച്ച ചെയ്യുന്നുണ്ടോ, സർവവാദിഭി, ആത്മാവിനെ കുറിച്ചും ഈശ്വരനെ കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്യുന്നവരാണ് സർവവാദികൾ. വാദം എന്ന് വെച്ചാൽ ചർച്ച. ഈ സർവരും ഈ ചർച്ച ചെയ്യുന്ന എല്ലാവരും ഒരു കാര്യം അംഗീകരിക്കുന്നുണ്ടെന്നാണ്, സർവകരണവിയോഗിയിലെ കൈവല്യ, സർവകരണങ്ങളും വിയോഗിക്കുന്ന, സർവകരണങ്ങൾ എന്ന് പറയുമ്പോൾ ബാഹ്യമായ കർണങ്ങൾ, സൂക്ഷ്മകർണങ്ങൾ, ഇതെല്ലാം അന്ധകരണം, ഇതെല്ലാം വിട്ടുപോകുന്നതായ കൈവല്യ മോക്ഷത്തിൽ സർവവാദിപി സർവരും സർവതത്വചിന്തകന്മാരും അവിദ്യാദി ദോഷവത്വ അനഭ്യമാണ്. അവിദ്യാദി ദോഷങ്ങളുണ്ടെന്ന് ആരും സ്വീകരിക്കുന്നില്ല. മോക്ഷത്തെക്കുറിച്ച് ആർക്കെങ്കിലും ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ, എന്തിന്റെ മോക്ഷം? ആത്മമോക്ഷം. ആത്മാവിന്റെ മോക്ഷത്തെക്കുറിച്ച് കൽപ്പിക്കുന്ന സർവരും അംഗീകരിക്കുന്ന ഒരു കാര്യം എന്താണ്? മോക്ഷത്തിൽ ഇതൊന്നും നിലനിൽക്കുന്നില്ല, ഒരു ദോഷവും അവിടെ നിലനിൽക്കുന്നില്ല. അജ്ഞാന സംശയ വിവരിയം തുടങ്ങി ഒരു ദോഷവും നിലനിൽക്കുന്നില്ല. ആത്മനോ യദി ക്ഷേത്രജ്ഞസ്യ അഗ്നി വിഷ്ണു സ്വധർമ്മ തതോ ന കദാചിതപി തേന വിയോഗസ്യ. അഗ്നിക്ക് വിഷ്ണു എന്നതുപോലെ, അഗ്നിയുടെ വിഷ്ണു എന്ന് പറയുന്നത് എന്താണ്? അഗ്നിയുടെ ഉഷ്ണം എന്നാണ് എന്ന് പറയുന്നത്. അവിടെ സംബന്ധിക വിഭക്തി ഉപയോഗിക്കുകയാണ്, അഗ്നിയുടെ ഉഷ്ണം. ഭാഷയിൽ അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. സംബന്ധിക ഉപയോഗിക്കുന്നവിടെ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ബന്ധത്തെ പറയാൻ വേണ്ടിയിട്ടാണ്. രാമന്റെ പശു എന്ന് പറയുന്നു. രാമനും പശുവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. രാമന്റെ സ്വത്താണ് പശു, രാമൻ അതിന്റെ സ്വാമിയാണ്. ആ രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് രാമന്റെ പശു. അതുപോലെ നമ്മൾ പറയാറുണ്ട് അഗ്നിയുടെ ഉഷ്ണം എന്ന് പറയുന്നു. രാമന്റെ പശു എന്ന് പറയുന്നത് എന്താണ്? രാമൻ വേറെ, പശു വേറെ, രണ്ടും പ്രത്യക്ഷമായി ശ്രദ്ധിക്കുന്നതാണ്. അതുകൊണ്ടാണ് രണ്ടിനെയും ബന്ധിപ്പിക്കുന്നതിന് അവിടെ സംബന്ധിക വിഭക്തി ഉപയോഗിക്കുന്നത്. ഭാഷയുടെ ഒരു ന്യൂനതയാണത്. ഇതേ ശബ്ദം തന്നെ അത്തരം ബന്ധമില്ലാത്തടത്തും പ്രയോഗിക്കേണ്ടി വരിക ആണ് പറയുന്നത് അഗ്നിയുടെ ഉഷ്ണം എന്ന് പറയുന്നു. രാമന്റെ പശു എന്ന് പറയുന്നത് അതേ ലാഘവത്തോടുകൂടിയാണ് പറയുന്നത് അഗ്നിയുടെ ഉഷ്ണം. ആദ്യം പറഞ്ഞ ശരി തന്നെയാണ്. എന്തുകൊണ്ട്? അവിടെ രണ്ട് വസ്തുക്കളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവിടെ ഷഷ്ടി വിഭക്തി നമ്മൾ ഉപയോഗിക്കുന്നു സംബന്ധത്തെ കാണിക്കാം. അവിടെ മൂന്ന് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു. ഒന്നെന്താണ്? രാമൻ, മറ്റൊന്ന് പശു, രണ്ടും തമ്മിലുള്ള ബന്ധം. മൂന്ന് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നുണ്ട്. ആ മൂന്നാമത്തെ കാര്യത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ വിഭക്തി അവിടെ ഉപയോഗിക്കുന്നത്. ഭാഷയിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഭാഷ പ്രയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത്തരം ചില നിയമങ്ങളെ നമ്മൾ അറിയാതെ തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് ആശയവിനിമയം ചെയ്യുന്നത്. ആ നിയമങ്ങളെ അറിയാതെയാണെങ്കിലും സ്വീകരിക്കുന്നതുകൊണ്ടാണ് പരസ്പരം ഭാഷയിലൂടെ ആശയവിനിമയം ചെയ്യാൻ സാധിക്കുന്നത്. ആ നിയമങ്ങളും ഒന്നും നമ്മൾ അറിയുന്നില്ലെങ്കിലും സമാനമായി വാക്യപ്രയോഗങ്ങൾ രണ്ടുപേരും നടത്തുമ്പോൾ പരസ്പര ആശയം മനസ്സിലാക്കുന്നു. ഇയാൾ ഇതാണ് എന്നെ ബോധിപ്പിക്കാൻ ശ്രമിച്ചതെന്നും മറ്റേയാൾ ഇന്നതാണ് ഞാൻ ബോധിക്കേണ്ടതെന്നും ഇന്നതാണ് ഇന്നയാളെ ബോധിപ്പിക്കേണ്ടതെന്നും എല്ലാം പരസ്പരം മനസ്സിലാക്കുന്നു. ഇത് മനുഷ്യൻ സാധാരണഗതി ചിന്തിക്കാതെ അറിയാതെ തന്നെ ഭാഷ പ്രയോഗിക്കുമ്പോൾ അതിൽ വന്ന് ചേരുന്ന ചില നിയമവ്യവസ്ഥകളാണ്. അത് ചിന്തിക്കാറില്ലെന്നേ ഉള്ളൂ. കേവലം ഭാഷാശാസ്ത്രജ്ഞന്മാരെ ചിന്തിക്കുന്നുള്ളൂ. എന്തുകൊണ്ട് രാമന്റെ പശു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ബോധമുണ്ടായി, വക്താവിന് എന്തുകൊണ്ട് അങ്ങനെ ഒരു അർത്ഥത്തെ ബോധിപ്പിക്കാൻ കഴിഞ്ഞു, ശ്രോതാവിന് എന്തുകൊണ്ട് അങ്ങനെ ഒരു അർത്ഥബോധമുണ്ടായി, അവിടെ സംശയം വരുന്നില്ല, വിവരിയും വരുന്നില്ല, മറിച്ച് ആ ശ്രോതാവിന് യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പറയുന്ന എന്താണ്? അഗ്നിയുടെ ഉഷ്ണം. പക്ഷെ അഗ്നിയുടെ ഉഷ്ണം എന്ന് പറയുന്നിടത്തോ അതേ സംബന്ധിക വിഭക്തി തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ രണ്ട് വസ്തുക്കളില്ല, അഗ്നിയുടെ ഉഷ്ണം, അഗ്നിയിൽ നിന്ന് ഉഷ്ണം എന്ന് പറയുന്ന ഒന്നിനെ വേർപെടുത്തിയെടുക്കാൻ നോക്കത്തില്ല. പശു എന്ന് പറയുന്ന പലരുടേതും ആകാം, രാമന്റേതാകും, ചിലപ്പോൾ രാമന്റേതല്ലാതാകും. ഉഷ്ണം അതുപോലെയല്ല, അത് അഗ്നിയുടെ തന്നെയാണ്. ഉഷ്ണത്തെ മാറ്റിക്കഴിഞ്ഞാൽ അഗ്നിയില്ല. പശുവിനെ മാറ്റിയാലും പശു മരിച്ചു പോയാലും രാമനുണ്ട്, പക്ഷെ ഉഷ്ണത്തെ മാറ്റിക്കഴിഞ്ഞാലോ പിന്നെ അഗ്നിയില്ല. എന്തുകൊണ്ടത്? ഉഷ്ണം അഗ്നിയുടെ സ്വരൂപമാണ്. ഉഷ്ണം എന്ന് പറയുന്നത് അഗ്നിയുടെ സ്വരൂപമാണ്. അത് ഏറ്റക്കുറിച്ചിൽ വരാം, അഗ്നിയിൽ ഏറ്റക്കുറിച്ചിൽ വരുന്നത് പോലെ. പക്ഷെ ഉഷ്ണത്തെ മാറ്റിയാൽ അഗ്നിയില്ല. എന്നാലും എന്ത് പറയുന്നു? അഗ്നിയുടെ ഉഷ്ണമെന്ന് പറയുന്നു. ആൾക്കാർക്ക് അർത്ഥബോധം, ശരിയായ അർത്ഥബോധം ഉണ്ടാകുന്നു. എന്താണോ അവനുണ്ടാകുന്ന അർത്ഥബോധം എന്താണ്? അഗ്നി ഉഷ്ണമുള്ളതാണ്. അഗ്നി ഉഷ്ണമുള്ളതാണെന്ന് പറയുമ്പോൾ അവൻ ഒന്നുകൂടി ചിന്തിച്ച മനസ്സിലാകുന്ന എന്താണ്? ആ ഉഷ്ണം തന്നെയാണ് അഗ്നിയുടെ സ്വരൂപം. അതുപോലെയാണ് അഗ്നി പ്രകാശമുള്ളതാണെന്ന് പറയുമ്പോൾ, ഉഷ്ണം പ്രകാശം ഇതെല്ലാം അഗ്നിയുടെ സ്വരൂപമാണ്, പശുരാമന്റെ സ്വരൂപമാണ്. പക്ഷേ ഉഷ്ണവും പ്രകാശവും അഗ്നിയുടെ സ്വരൂപമാണ്. അപ്പോൾ അവിടെ രണ്ട് വസ്തുക്കളില്ല, ഒന്നേ ഉള്ളൂ. ഒന്നേ ഉള്ളുവെങ്കിൽ പിന്നെ അവിടെ എന്തുകൊണ്ട് സംബന്ധ അർത്ഥത്തെ ബോധിപ്പിക്കുന്ന വ്യക്തി ഉപയോഗിച്ചിട്ട് പറയുന്നു അഗ്നിയുടെ ഉഷ്ണമെന്ന്? ചിന്തിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് എന്താണ്, അവിടെ വസ്തു ഒന്നേ ഉള്ളൂ, രണ്ടില്ല. അഗ്നി തന്നെ ഉഷ്ണം, അഗ്നി തന്നെ പ്രകാശം. എന്നാലും രണ്ടും ഉള്ളതുപോലെ ധരിച്ചിട്ട്, രണ്ട് വസ്തുക്കൾ ഉള്ളതുപോലെ ധരിക്കുകയും ധരിപ്പിക്കുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടി? അവിടെയും ആശയ വിനിമയത്തിന് വേണ്ടി ഭാഷയെ അങ്ങനെ ഉപയോഗിക്കുന്നു. ഇവിടെ ഷഷ്ടി സംബന്ധാർത്ഥത്തിലാണെങ്കിലും ഇവിടെ വരുമ്പോൾ എന്ത് വരുന്നു? ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്നു ഇവിടെ സംബന്ധാർത്ഥത്തിലല്ല. എന്തുകൊണ്ട്? രണ്ട് വസ്തുക്കളും ഒന്ന് തന്നെയാണ്, അഗ്നി തന്നെയാണ് ഉഷ്ണം. ബന്ധമെന്ന് പറയുന്നത് രണ്ടുള്ളിടത്തേ ഉള്ളൂ. രണ്ട് വ്യത്യസ്തമായ അല്ലെങ്കിൽ സമാനമായ വസ്തുക്കളിൽ മാത്രമേ ബന്ധമുള്ളൂ. രാമനും പശുവും രണ്ട് വ്യത്യസ്തമായ വസ്തുക്കളാണ്, അതിന് പരസ്പരം ബന്ധം വരുന്നു. ആ ബന്ധത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഷഷ്ടി വിഭക്തി ഉപയോഗിക്കുന്നു. ഇവിടെയാണെങ്കിലോ അഗ്നിയും ഉഷ്ണവും എന്ന് പറയുന്ന രണ്ട് വ്യത്യസ്ത പദാർത്ഥങ്ങളില്ല. എന്നാലും ഇവിടെ സംബന്ധാർത്ഥത്തിലുള്ള ഷഷ്ടി ഉപയോഗിച്ചു. അപ്പം ഇവിടെ എന്താ സംബന്ധം? രണ്ടും ഒന്നായിരിക്കും. അതിന് പറയുന്ന എന്താണത്? താതാത്മ്യ സംബന്ധമാണ്, അല്ലെങ്കിൽ സ്വരൂപ സംബന്ധമാണെന്ന് പറയും. എന്തോന്നു? ഉഷ്ണമെന്ന് പറയുന്നത് അഗ്നിയുടെ സ്വരൂപം തന്നെ. ഉഷ്ണം അഗ്നിയിൽ താതാത്മ്യത്തിലിരിക്കുന്നു. താതാത്മ്യത്തിൽ ഇരിക്കുക എന്ന് വെച്ചാൽ തദാത്മാവായിരിക്കുന്നു, തത്സ്വരൂപമായിരിക്കുന്നു. അങ്ങനെ ഒന്നിന്റെ സ്വരൂപത്തെ തന്നെ ബോധിപ്പിക്കാനും ചിലപ്പോൾ ഈ വിഭക്തി ഉപയോഗിക്കും, സംബന്ധ അർത്ഥത്തിലുള്ള വിഭക്തി. എന്തുകൊണ്ടങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്നു? കാരണം അഗ്നി പ്രത്യക്ഷമായിരിക്കെ അഗ്നിയുടെ ചൂട്, അഗ്നിയുടെ പ്രകാശം ഇതെല്ലാം വെവ്വേറെ അനുഭവപ്പെടുന്നു. ഉഷ്ണത്തെ ത്വഗിന്ദ്രിയം കൊണ്ടും പ്രകാശത്തെ ചക്ഷുരിന്ദ്രിയം കൊണ്ടും ഗ്രഹിക്കുന്നു. ദൂരെ വസ്തുവിൻ്റെ തന്നെ ധർമ്മമാണ്, വിഭിന്നമായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കുന്നു. അങ്ങനെ ഗ്രഹിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ മനസ്സിൽ തോന്നും എന്താണ്, ഇത് അഗ്നിയുടെ ഒരു ധർമ്മമാണ് എന്നിങ്ങനെ ധരിച്ചു പോകും. വാസ്തവത്തിൽ അഗ്നിയുടെ സ്വരൂപമായിരിക്കുന്നെങ്കിലും അഗ്നിയുടെ ധർമ്മമാണെന്ന് ധരിച്ചു പോകും. അങ്ങനെ ധരിക്കുന്നത് കൊണ്ടാണെന്ന് വരുന്ന അവിടെയും അഭേദമായ ഒന്നിൽ തന്നെ അതിനെ രണ്ടായി കൽപ്പിച്ചുകൊണ്ട് സംബന്ധാർത്ഥത്തിലുള്ള വിഭക്തി ഉപയോഗിക്കുന്നു. അപ്പോൾ അവിടെ താതാത്മ്യ സംബന്ധം എന്ന് പറയും. അങ്ങനെ ഒരു ബന്ധമാണ്, കാരണം അത് അതായി തന്നെ ഇരിക്കുന്നു. അതാണ് അതിൻ്റെ ബന്ധം. ഉഷ്ണവും അഗ്നിയുമായിട്ട് എന്താ ബന്ധം? ആ ഉഷ്ണം അഗ്നിയായി തന്നെ ഇരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അതുപോലെ ഇരിക്കുകയാണോ? ഇവിടെയും പറയുന്നത് എന്താണോ? ആ ക്ഷേത്രജ്ഞന്റെ അജ്ഞാനം, ആ ക്ഷേത്രജ്ഞന്റെ കർത്തൃത്വം, ക്ഷേത്രജ്ഞന്റെ ഭോക്തൃത്വം, ക്ഷേത്രജ്ഞന്റെ സുഖദുഃഖങ്ങൾ, അങ്ങനെ പറയുന്നു. അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയുന്നു. സ്വ അനുഭവത്തിൽ പറയുന്നത് എന്താണ്? ഞാൻ അജ്ഞനാണ് എന്ന് പറയുന്നു. അഗ്നി ഉഷ്ണമുള്ളതാണെന്ന് പറയുന്ന പോലെ എന്റെ അജ്ഞാനം അങ്ങനെ പറയുന്നു. ഞാൻ ചെയ്യുന്നവനാണ് എന്റെ കർത്തൃത്വം, ഞാൻ അനുഭവിക്കുന്നവനാണ് എന്റെ ഭോക്തൃത്വം. ഞാൻ സുഖിയാണ് പറയുന്നു എന്റെ സുഖം, ഞാൻ ദുഃഖിയാണ് എന്റെ ദുഃഖം. ഇതെല്ലാം എന്താണോ അഗ്നി ഉഷ്ണമുള്ളതെന്ന് പറയുന്നത് പോലെ, എന്നിട്ട് പിന്നെ അഗ്നിയുടെ ഉഷ്ണമെന്ന് പറയുന്നത് പോലെയാണെങ്കിൽ ഉഷ്ണം അഗ്നിയുടെ ധർമ്മമായിരിക്കുന്നത് പോലെ, ഇത്തരം ഭാഷാപ്രയോഗങ്ങളിലൂടെ ഈ ഭാഷയിലൂടെ നമുക്കുണ്ടാകുന്ന അറിവ് പോലെ ഇതെല്ലാം എന്റെ ധർമ്മമായി തീരും, എന്റെ തന്നെ സ്വരൂപമായി തീരും. അങ്ങനെ എന്നെ വരേണ്ടത് എന്നാണ് ഇവിടുത്തെ സംശയം. ആത്മനോ എഴുതി ക്ഷേത്രജ്ഞസ്യ അഗ്നി ഉഷ്ണവ സ്വധർമ്മ. ഈ അജ്ഞാനവും മറ്റും അഗ്നിയുടെ ഉഷ്ണം പോലെ എന്റെ തന്നെ ധർമ്മമാകേണ്ടതല്ലേ? അനുഭവം അങ്ങനെയാണല്ലോ, ശബ്ദപ്രയോഗവും അങ്ങനെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാലോ തതോന്ന കഥാചിത വിത്തേന വിയോഗ സ്യാത്. ഒരു വസ്തുവിന്റെ എന്നോട് താതാമ്യമായിരിക്കുന്ന ധർമ്മത്തെ ഒരിക്കലും അതിൽ നിന്ന് വേർതിരിക്കാൻ ഒക്കത്തില്ല. അഗ്നിയിൽ നിന്ന് നമുക്ക് ഉഷ്ണത്തെ വേർതിരിച്ചെടുത്ത് കാണിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ വന്നാൽ പിന്നെ അഗ്നിയില്ല, ഉഷ്ണവുമില്ല. എന്തുകൊണ്ട്? അഗ്നി ഉഷ്ണവും തമ്മിലുള്ള ബന്ധം താതാത്മ്യമാണ്, അതായത് എന്റെ സ്വരൂപമായിരിക്കുകയാണ്. സ്വരൂപത്തിനെയും നമ്മളൊരു ബന്ധമെന്ന് പറയുന്നു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ അവിടെ രണ്ടില്ലാത്തതുകൊണ്ട് ബന്ധമില്ല, പക്ഷേ രണ്ടോ എന്നതുപോലെ നമ്മൾ വ്യവഹരിക്കുന്നതുകൊണ്ട് അവിടെ ഒരു ബന്ധത്തെ കൽപ്പിക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത് താതാത്മ്യമാണ്. അതുപോലെയാണോ ഇവിടെ അനുഭവം? അങ്ങനെയാണ്. ഞാൻ അജ്ഞനാണെന്ന് പറയുമ്പോൾ ക്ഷേത്രജ്ഞനായിരിക്കുന്ന ഞാൻ, എനിക്ക് സംവേദ്യമായിരിക്കുന്ന അജ്ഞാനത്തെ എന്നോട് അഭേദമായി പറയുകയാണ്. ഞാൻ അജ്ഞനാണ്, ഞാൻ സുഖി എന്ന് പറയുന്നു. അവിടെ എന്താണ്? ഞാൻ ക്ഷേത്രജ്ഞനാണ്, എനിക്ക് സംവേദ്യമായിരിക്കുന്ന സുഖത്തെ എന്നോട് അഭിന്നമായി പറയുകയാണ്, ഞാൻ സുഖിയാണ്. ഇതിനെല്ലാം എങ്ങനെ വേർപിരിക്കാൻ പറ്റും? എന്നിൽ നിന്ന് അജ്ഞാനത്തെ എങ്ങനെ വേർപിരിക്കാം? എങ്ങനെ സുഖത്തെ ദുഃഖത്തേക്ക് വേർപിരിക്കാം? ഇത് രണ്ടും കൂടി ചേർന്ന് ഒന്നായിരിക്കുകയാണല്ലോ എന്നാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ കഥാചിത വിവരിക്കലും തേന വിയോഗം എനിക്കൊരിക്കലും എന്റെ അജ്ഞാനത്തിൽ നിന്ന് സ്വതന്ത്രമാകാൻ പറ്റത്തില്ല. എന്റെ സുഖദുഃഖങ്ങളിൽ നിന്ന്, എന്റെ കർത്തൃത്വ ഭോക്തൃത്വങ്ങളിൽ നിന്ന് എനിക്കൊരിക്കലും ക്ഷേത്രജ്ഞനായിരിക്കുന്ന എനിക്ക് ഒരിക്കലും മോചനമില്ല. എന്ന് വെച്ചാൽ മുക്തി എന്ന് പറയുന്നത് അസംഭവമായി തീരും, അതൊരിക്കലും സംഭവിക്കത്തില്ല. ഇനി മറ്റെവിടെ നിന്നെങ്കിലും എന്നിൽ വന്നു ചേരുന്നു എന്ന് കരുതിയാലോ? ഇതെന്റെ, എനിക്ക് സ്വതയുള്ളതല്ല. ഉള്ളതാണെങ്കിൽ ഇതിനെ വേർപിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതിൽ നിന്ന് ഞാൻ വേർപിരിയുന്നുണ്ട്. സുഖത്തിൽ നിന്ന് ഞാൻ മോചിക്കുന്നു, ദുഃഖത്തിൽ നിന്ന് ഞാൻ മോചിക്കുന്നു, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്നിൽ തന്നെ ഇരിക്കുന്നു എന്ന് പറയത്തില്ല. അഗ്നി ഉഷ്ണവും പോലെ അനുഭവം കൊണ്ട്, ഞാൻ സുഖി ദുഃഖി എന്നുള്ള അനുഭവം കൊണ്ട് എന്നെ തന്നെ ഇരിക്കുന്നു എന്ന് വെച്ചാലോ? പക്ഷെ ഇതിൽ നിന്ന് ഞാൻ മോചിക്കുന്നതായിട്ട് എനിക്ക് അനുഭവമുണ്ട്. സുഖം എപ്പോഴും എന്നിൽ ഇരിക്കുന്നില്ല. അഗ്നിയും ഉഷ്ണവും പോലെയല്ല. ഉഷ്ണം ഒരിക്കലും അഗ്നിയിൽ നിന്ന് വിട്ടു കാണുന്നില്ല. പക്ഷെ എന്റെ സുഖം എന്നിൽ നിന്ന് മാറിപ്പോകുന്നു, ദുഃഖം മാറിപ്പോകുന്നു, അജ്ഞാനം പോകുന്നു, പിന്നെ ഞാൻ ജ്ഞാനം വരുന്നു. ഇതെല്ലാം മാറി മാറി വരികയാണ്. മാറി വരുന്ന വസ്തുക്കൾ രണ്ടു തരത്തിലാകും. ഒന്നുകിൽ അതിൽ തന്നെ ഇരിക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിന്ന് അതിലേക്ക് വന്നത്. മറ്റെവിടെയോ ഇരിക്കുന്ന ധർമ്മങ്ങൾ ഇതിൽ കൂടിച്ചേരുകയാണെങ്കിലോ, ഉദാഹരണം പറഞ്ഞാൽ സുഖദുഃഖാദികളെല്ലാം അന്ധകരണ ധർമ്മങ്ങളാണ്. അത് ആത്മാവിനോട് ചേർന്നതാണെങ്കിലോ, ജ്ഞാതാവിനോട് ചേർന്ന് ജ്ഞാതാവിൻ ജ്ഞാതൃസ്വരൂപമായി മാറുകയാണെങ്കിലോ അത് സംഭവിക്കത്തില്ല. അവിക്രേസ്യ വ്യോമവ സർവഗതസ്യ അമൂർത്തസ്യ ആത്മന കേനജി സംയോഗ വിയോഗ അനുപത്തേ. ആത്മാവ് എന്താണ്? ഈ ജ്ഞാതാവ് വാസ്തവത്തിൽ എങ്ങനെയുള്ളവനാണ്? അവികാരിയാണ്. വികാരമില്ല. വികാരമുള്ള ഒന്നിന് മാത്രമേ മറ്റൊന്നിന് കൂടിച്ചേരാൻ പറ്റൂ. വ്യോമവത് സർവഗതസ്യ, ആകാശത്തെ പോലെ അത് സർവവ്യാപമാണ്. ആകാശത്തിൽ ഒന്നിനും പറ്റി നിൽക്കാൻ കഴിയുന്നില്ല. ആകാശത്തിനോടൊന്നിനെയും നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല, ഒട്ടിച്ചു ചേർക്കാനൊക്കത്തില്ല. എന്തുകൊണ്ട്? ആ സർവവ്യാപിയായിരിക്കുന്ന അമൂർത്തവുമാണ്. സംയോഗം എന്ന് പറയുന്ന പരസ്പര ബന്ധം മൂർത്തമായ രണ്ട് വസ്തുക്കളിലേ പറ്റും. അമൂർത്തമായിരിക്കുന്ന ഒന്നിന് മറ്റൊന്നുമായിട്ട്, അമൂർത്തം എന്ന് പറയുമ്പോൾ അതിന് ആകൃതി, ഗുണം ഇതൊന്നുമില്ലാത്ത, പിന്നെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ലാത്ത, അതിനാണ് അമൂർത്തം എന്ന് പറയുന്നത്. അങ്ങനെ അമൂർത്തമായിരിക്കുന്ന ആത്മാവിന് കേനജിത് സംയോഗ വിയോഗ അനുഭവത്തെ മറ്റെന്തിനെങ്കിലും അത് പോയി യോജിച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ധർമ്മത്തെ സ്വീകരിക്കുക അത് സാധ്യമല്ല. അങ്ങനെ യോജിക്കാനോ വിയോജിക്കാനോ പറ്റില്ല. ആത്മാവ് സർവവ്യാപകമായിരിക്കുമ്പോൾ ഒരു സംയോഗം വരണമെങ്കിൽ എന്ത് വേണം? അതിന് ചലനം സംഭവിക്കണം. ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് പോകണം. സർവവ്യാപിയായിരിക്കുന്ന ഒന്നിന് ചലനമില്ല. ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു ദേശത്ത് അത് ഇരിക്കുന്നില്ല. പരിച്ഛിന്നമായ വസ്തുക്കൾക്ക് ദേശത്തിലിരിക്കാൻ പറ്റും. ആത്മാവ് സർവവ്യാപിയായ കൊണ്ട് അതിന് ഒരു പ്രത്യേകിച്ച് ദേശത്തിലിരിക്കാൻ പറ്റത്തില്ല. ഒരു ദേശത്ത് നിന്ന് വേറൊരു ദേശത്തേക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. അതിൽ ചലനമില്ല. അതുകൊണ്ടെന്താണ്? ആത്മാവിന് ഒന്നുമായിട്ടും ബന്ധമില്ല. അതുകൊണ്ട് എന്ത് സിദ്ധമാകുന്നു? സിദ്ധം ക്ഷേത്രജ്ഞസ്യ നിത്യമേവ ഈശ്വരത്വം. എന്ത് യുക്തി കൊണ്ട് പരിശോധിച്ചാലും ഈ ക്ഷേത്രജ്ഞന് ഒരു തരത്തിലും അജ്ഞാനം, സുഖം, ദുഃഖം തുടങ്ങിയ ധർമ്മങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിന്റെ സ്വരൂപമല്ല, അഗ്നി വിഷ്ണുവും പോലെയല്ല. അതുകൊണ്ട് ആ ക്ഷേത്രജ്ഞൻ ഈശ്വരൻ തന്നെയാണ്. ഇക്കാര്യം ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഇവിടെ തന്നെ. എന്താണ്? അനാദിത്വ നിർഗുണത്വ പരമാത്മാവം അമ്പ്യഹ ശരീരസ്ഥോപി കൗന്ദേയ നഗരോതി നലിപ്യതി പറയുന്നു അർജുനോടല്ലേ. അർജുന, അയം ഈ ക്ഷേത്രജ്ഞൻ പറയുന്നു, ഈ ക്ഷേത്രജ്ഞൻ അനാദിയാണ്, നിർഗുണനാണ്. അനാദിയും നിർഗുണനുമാണ്. അതുകൊണ്ട് ശരീരസ്ഥോപി ഈ ക്ഷേത്രജ്ഞൻ ഈ ശരീരത്തിലിരിക്കുന്നുവെങ്കിലും നഗരോതിനലിപ്യതേ അവനൊന്നും ചെയ്യുന്നില്ല. അവനൊരു കർമ്മഫലങ്ങളെയും ആയിട്ടും അവനൊരു ബന്ധവുമില്ല. കർമ്മഫലങ്ങളൊന്നും അവനെ ബന്ധിക്കുന്നതുമില്ല എന്ന് വളരെ വ്യക്തമായി ക്ഷേത്രജ്ഞനെ കുറിച്ച് ഇനി പറയുന്നുണ്ട്. അപ്പൊ അനാദിയും നിർഗുണനുമാണ് ക്ഷേത്രജ്ഞനെങ്കിൽ ആ ക്ഷേത്രജ്ഞൻ ഈശ്വരൻ തന്നെ. ഈശ്വരനല്ലാതെ ആർക്കാണ് അനാദിയും നിർഗുണനുമായിരിക്കാൻ കഴിയുന്നത്? ഭഗവാൻ അത് സ്വയം തന്നെ പറയുന്നു. അനാദിയും നിർഗുണനുമായ അവനാണ് ക്ഷേത്രജ്ഞൻ. ശരീരത്തിൽ അവൻ ഇരിക്കുന്നു എന്നും പറയുന്നു. അതുകൊണ്ട് ഇനി മറ്റേതെങ്കിലും ലോകത്തിലിരിക്കുന്ന ഒരു ഈശ്വരനെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു എന്നിടത്താനും പറയില്ല. ശരീരസ്ഥോപി എന്ന് പറയുന്നു. ശരീരസ്ഥ എന്ന് വെച്ചാൽ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ. ക്ഷേത്രജ്ഞനായി ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ അനാദിയും നിർഗുണനുമായ ഈശ്വരൻ തന്നെയാണെന്ന് വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് അവൻ അനാദിയും നിർഗുണനുമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്താണോ ആ ഈശ്വരൻ, ക്ഷേത്രജ്ഞനായിരിക്കുന്ന ഈശ്വരന് സംസാര ഒന്നുമില്ല എന്നാണ്. അപ്പൊ ഇവിടെ എന്തായി? ഇവിടെ ക്ഷേത്രജ്ഞൻ ക്ഷേത്രത്തെ ദർശിച്ചുകൊണ്ട്, ഈ ശരീരത്തെ ദർശിച്ചുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ ഇരുന്നിട്ടും അവൻ സംസാരിയല്ല എന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ ചോദ്യം. തന്നെയും വസതി സംസാര സംസാരിത്വ അഭാവേ ശാസ്ത്ര ആനർത്ഥിക്കാതി ദോഷസ്യ. ഈ ക്ഷേത്രജ്ഞൻ ഈശ്വരൻ തന്നെയാണെന്ന് പറഞ്ഞു, അത് യുക്തിയുക്തമായി സമർത്ഥിച്ചും കഴിഞ്ഞു. ഈശ്വരൻ തന്നെയാണെങ്കിൽ ഇവിടെ ചോദിക്കുന്നു ആ ക്ഷേത്രജ്ഞൻ സംസാരിയല്ല, അവനിൽ സംസാരധർമ്മങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ശാസ്ത്രം, ഗുരു ഇതെല്ലാം പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഇതാണ് പരമാർത്ഥമെങ്കിൽ ഈ ശാസ്ത്രം എന്തിന്, ഗുരു എന്തിന്? ഇതെല്ലാം വ്യർത്ഥമായിത്തീരും. വ്യർത്ഥമായി തീരുകയാണെങ്കിൽ പിന്നെ ആരാരും ഉപദേശിക്കുന്നു? ഇവിടെ ഗുരു എന്ത്, ആത്മവിദ്യ എന്ത്? ഇതിനൊന്നും യാതൊരു പ്രസക്തിയും ഇല്ലല്ലോ. കള്ളന്മാരല്ലെങ്കിൽ പിന്നെ പോലീസിന്റെ ആവശ്യമില്ല. അതുപോലായിത്തീരും ഇവിടെ. നന്ദിവസതി സംസാര സംസാരിത്വ അഭാവി സംസാരം, സംസാരിത്വ ധർമ്മം ഇതൊന്നും ഈ ക്ഷേത്രജ്ഞനില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ശാസ്ത്ര ആനർത്ഥിക്കാതി ദോഷം, ശാസ്ത്രം, ഗുരു തുടങ്ങിയെല്ലാം വ്യക്തമായി തീരും. എല്ലാവരും ഈശ്വര സ്വരൂപികളാണ്, എല്ലാവരും നിർഗുണന്മാരാണ്, എല്ലാവരും അനാദി ആണ്. ഇവിടെ ശാസ്ത്രത്തിന്റെ ഉപദേശത്തിന്റെ ആവശ്യം എന്താണ് നോക്കുക. ശാസ്ത്രം അനർത്ഥകമാണെന്ന് പറയുന്നത് അദ്വൈത സിദ്ധാന്തത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതൊരു പൂർവപക്ഷമാണ് സിദ്ധാന്തമല്ല. ശാസ്ത്രമാനർത്ഥം എന്ന് പറയും നമ്മൾ സാധാരണ പറഞ്ഞു വരുന്നതാണ്. ശാസ്ത്രമാനർത്ഥമാണ് കേവലം പൂർവപക്ഷമാണ്, സിദ്ധാന്തമല്ല. അത് പൂർവപക്ഷമാകുമ്പോൾ അതിനെ നിഷേധിച്ചിട്ട് സമർത്ഥിക്കുകയാണ് ശാസ്ത്രം സാർത്ഥകമാണ് അവിടെ സമർത്ഥിക്കുകയാണ്. ഇത് ചെയ്യുന്ന പറയുന്നത് സർവേയിൽ അഭ്യുപകതത്വ, അതിനൊരു ആദ്യം ഒരു പൊതുവായ സമാധാനം പറയുകയാണ്. ഈശ്വരൻ ക്ഷേത്രജ്ഞൻ ഈശ്വരനാണ്, നിർഗുണനാണ്, അനാദിയാണെന്ന് വന്നു കഴിഞ്ഞാൽ ശാസ്ത്രാനർത്ഥിക്കുമുള്ള ദോഷം പറഞ്ഞത് അത് അങ്ങനെയാണെങ്കിൽ ശാസ്ത്രം അനർത്ഥകമാണെന്നുള്ളത് എല്ലാവരും സ്വീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതിനടുത്ത് പറയുന്നു സർവേഹി ആത്മവാദ്ഭിഹി അഭ്യുഗതോ ദോഷോ നൈകേന പരിഹർത്തവ്യോ ഭവതി. ശാസ്ത്രം അനർത്ഥകമാണെന്ന് പറയുന്നത് ഒരു ദോഷമാണെങ്കിൽ ആ ദോഷത്തെ എല്ലാവർക്കും സ്വീകരിക്കേണ്ടി വരും. എന്തുകൊണ്ട്? ഇങ്ങനൊരു സിദ്ധാന്തത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ, അതായത് ഈശ്വരൻ, ഇപ്പൊ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ്, ഈശ്വരൻ തന്നെയാണ് ക്ഷേത്രജ്ഞൻ. ഈശ്വരൻ എന്താണ്? സംസാരിയല്ല. സംസാരിയാണെങ്കിൽ ഈശ്വരന് ബന്ധമില്ല, മോക്ഷത്തിന്റെ ആവശ്യമില്ല. മോക്ഷത്തെ ഉപദേശിക്കുന്ന ശാസ്ത്രം വ്യർത്ഥമായിത്തീരും, ഗുരുവും വ്യർത്ഥമായിത്തീരും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സമ്മതിക്കേണ്ടി വരും. ദ്വൈതിയൊന്നും അദ്വൈതിയൊന്നും ഉള്ള ഭേദമൊന്നുമില്ല, എല്ലാവരും സ്വീകരിക്കേണ്ടി വരും എന്ന് പറയുന്നത് സർവൈഹി ആത്മവാദിഭി, ആത്മവാദികളായിട്ടുള്ള സർവരും അഭ്യുപകതോ ദോഷം, അംഗീകരിച്ചിട്ടുള്ള ഒരു ദോഷം. ആ ഗുണം തന്നെ പറയുന്നത് അംഗീകരിച്ചാൽ ശരി, ശാസ്ത്രം ആനർത്ഥിക്കും എന്ന് പറയുന്ന ഒരു ദോഷം തന്നെയാണ്. ആ ദോഷം നൈകേന പരിഹർത്തവ്യോ ഭവതി, അത് ഞങ്ങൾ മാത്രം അതിന് പരിഹരിക്കണം. ഇതാണ് മുട്ടാത്തർക്കം എന്ന് പറയുന്നു. ഒരാളൊരു ചോദ്യം ചോദിക്കുമ്പോൾ പറയുക, എന്താണ് ആ പ്രശ്നം? നിങ്ങൾക്കുള്ളതാണ്, എനിക്കുള്ളതാണ്, നമ്മൾ രണ്ടൊരു സമന്മാരാണ്, അതുകൊണ്ട് എന്നോട് ആ ചോദ്യം ചോദിക്കേണ്ടതെന്ന് പറയുന്നു. അങ്ങനൊരു മുട്ടാത്തർക്കമാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ചോദിക്കുന്നു കഥം അഭ്യുപകത. വാസ്തവത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു തർക്കം ഉന്നയിക്കുന്നത് സാധാരണ നമ്മളങ്ങനെ ഒരു മുട്ടാത്തർക്കം ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, തർക്കാനൊന്നും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. കാരണം വേറെ വഴിയില്ല, ഒരാളുമായിട്ടൊരു വിഷയത്തിൽ തർക്കിക്കേണ്ടി വന്നു. അപ്പോൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് തന്റെ അഭിമാനത്തിന് ക്ഷീണം വരും. അത് പരാജയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ടാത്തർക്കം, എന്നിട്ട് മറ്റയാളെ തോൽപ്പിച്ചൊന്ന് സമാധാനപ്പെടുക. വാസ്തവത്തിൽ താനാ തോറ്റത്, അത് തനിക്കറിയാം. പക്ഷേ താൻ അറിഞ്ഞായി ഭാവിക്കത്തില്ല, മറ്റവനെ തോൽപ്പിച്ചതായിട്ട് അവനെ ബോധ്യപ്പെടുത്തും. ബുദ്ധിമാന്മാരുടെ ലക്ഷണമാണത്. താൻ പരാജയപ്പെടുന്നു എന്ന് വരുന്ന സമയത്ത് ഒരു മുട്ടാത്തർക്കം ഉന്നയിക്കും. അപ്പം മറ്റവൻ വരണ്ടു, അപ്പോൾ തൽക്കാലം അവൻ നിശബ്ദനാവും. അപ്പോൾ ഇയാൾ മനസ്സുകൊണ്ട് സന്തോഷിക്കും. വാസ്തവത്തിൽ പരാജയപ്പെട്ട ഇയാൾ തന്നെയാണ്, ഇയാൾക്ക് അറിയാൻ പറ്റും, മറ്റവനറിയാൻ പറ്റത്തില്ല. ഇവിടെ ആ രീതിയിലല്ല, അത് നമ്മൾ സാധാരണ വാദപ്രതിവാദം നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇവിടെ അങ്ങനത്തെ ഒരു സ്വാമിയല്ല. ഇവിടെ ഈ തർക്കം പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശരിക്കും തന്റെ സിദ്ധാന്തത്തിലേക്ക് അയാളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ചില സമയത്ത് അവന്റെ ശ്രദ്ധയെ പിടിച്ചു പറ്റണമെങ്കിൽ ചില ശക്തമായ ചില അടികൾ കൊടുക്കും. ഇവിടെ അവൻ ശ്രദ്ധിക്കത്തുള്ളൂ. ആ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ പിന്നീട് ക്രമേണ താൻ പറയാൻ പോകുന്ന കാര്യത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ തർക്കം കൊണ്ടും ചില സമയത്ത് പ്രയോജനം വരും. അപ്പോൾ ഇയാൾ ചോദിക്കുന്നു, അതെങ്ങനെയാ, നമ്മളെല്ലാവരും സ്വീകരിക്കുന്നു എന്നുള്ള ശാസ്ത്രാനർത്ഥിക്കും ആണ് പറയുന്നത്. ഇതി കഥം അഭ്യുപഗത ഇതി മുക്താത്മനാഭി സംസാര സംസാരിത്വ വ്യവഹാരാഭാവ സർവീരൈവ ആത്മവാദിഭിർ ഇഷ്യത്തെ. ആത്മവാദികൾ എല്ലാവരും പറയുന്നുണ്ടെന്നാണോ മുക്താത്മാക്കൾക്ക്? അതിന് ഈ ഇവിടെ വച്ചുള്ള മുക്തിയായാലും ശരി, അല്ലെങ്കിൽ ഇനി വൈകുണ്ഠ ലോകത്ത് പോയുള്ള മുക്തിയായാലും ശരി, എവിടെയായാലും ശരി, ഒരുവൻ മുക്തനായി എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ സംസാര സംസാരിത്വ വ്യവഹാരങ്ങളൊന്നും അവിടെ ഇല്ല. അവൻ സംസാരിയല്ല, അവനെ സംബന്ധിച്ച് എന്തെങ്കിലും സംസാര ധർമ്മങ്ങൾ ചോദിക്കാതെ ഉണ്ടെന്നും പറയാൻ പറ്റത്തില്ല. ഇതെല്ലാവരും സ്വീകരിച്ചു. സർവീരൈവ ആത്മവാദി, ആത്മവാദികൾ ഇതെല്ലാവരും ഇത് അംഗീകരിച്ചിട്ടുണ്ട്. ആത്മവാദികളെന്ന് പ്രത്യേകം പറയുന്നത് എന്തിനാണ്? ചാർവാകിനെയും മറ്റും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവരൊന്നും ശാസ്ത്രത്തെ ഒരു തരത്തിലും പ്രമാണമായി സ്വീകരിക്കുന്നില്ല. ആത്മവാദികളാണെങ്കിലും ശാസ്ത്രത്തെ പ്രമാണമായി സ്വീകരിക്കുന്നുണ്ട്. സ്വീകരിച്ചിട്ട് തന്നെ അവർ പറയുന്നതാണ് ശാസ്ത്രം വ്യർത്ഥമാകുന്നു, മുക്താത്മാക്കൾ എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ തേഷാം ശാസ്ത്ര അനർഘ്യത്യാദി ദോഷപ്രാപ്തി അഭ്യുത. പക്ഷേ ശാസ്ത്രം വ്യർത്ഥമാണെന്ന് പറയുന്നുണ്ടെങ്കിലും മുക്താത്മാക്കൾക്ക് സംസാര സംസാരിത്വമില്ല. അവർ പറയുന്നു മുക്താത്മാക്കൾ സംസാരികളല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ ശാസ്ത്ര അനർഘ്യത്തെ ഒരു ദോഷമായി സ്വയം സ്വീകരിക്കുന്നില്ല. മറ്റുള്ളവർ പറയും നിങ്ങളുടെ അങ്ങനെ ഒരു ദോഷമുണ്ട്, പക്ഷെ അവർ സ്വയം അത് അംഗീകരിക്കുന്നില്ല. എന്നുവെച്ചാൽ തേഷാം ശാസ്ത്ര അനർത്ഥക്യാദി ദോഷപ്രാപ്തി രാഭ്യത. അവരെന്ത് ചെയ്യുന്നു? അതിനെ സ്വയം സ്വീകരിക്കുന്നില്ല. ഞങ്ങൾക്ക് ശാസ്ത്ര അനർത്ഥക്യം ഗുരു അനർത്ഥകമാണെന്നും അവർ സ്വീകരിക്കുന്നില്ല. തഥാനഹ ക്ഷേത്രജ്ഞാനാം ഈശ്വര ഐകത്വസതി ശാസ്ത്ര അനർത്ഥക്യം ഭവതു അവിദ്യാവിഷയ അർത്ഥവത്വം പറയുന്നു. അതുപോലെ ഞങ്ങളും എന്ത് ചെയ്യുന്നു? ഇനി അത് വിശദീകരിക്കുകയാണ്. കാരണം നേരത്തെ എന്താണ് പറഞ്ഞത്? എല്ലാവർക്കും ഉള്ള ഒരു ദോഷത്തെ ഞങ്ങളായി പരിഹരിക്കേണ്ട. അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്കും ആ ദോഷമുണ്ട്. നിങ്ങളും മറ്റുള്ളവരെ പോലെയാണെങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കണം എന്നൊരു ചോദ്യം വരും. എന്താ നേരത്തെ പറഞ്ഞത്? എല്ലാ ആത്മവാദികളും വരുന്ന ഒരു ദോഷമാണ് ശാസ്ത്രാനർത്ഥയ്ക്കും, അതിന് ഞങ്ങളായി പരിഹാരം പറയേണ്ട കാര്യമില്ല എന്ന് വെച്ചാൽ ഞങ്ങളും ആ ദോഷത്തെ അംഗീകരിക്കുന്നു എന്നാണ്. എല്ലാവരും ഇതുപോലെ നിങ്ങൾക്കും ദോഷമുണ്ടെങ്കിൽ നിങ്ങളുടെ സിദ്ധാന്തത്തിൽ നിങ്ങളുടെ തത്വത്തിൽ എന്താ വിശേഷതയുള്ളത്? ഞങ്ങളത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, അത് മറ്റുള്ളതിനെ പോലെ തന്നെ എന്ന് വരുമ്പോൾ ആ പറഞ്ഞ സമാധാനം ശരിയല്ല. അതുകൊണ്ട് ഇപ്പോൾ അതിന് ശരിയായ മറുപടി പറയുന്നു. അവർ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ക്ഷേത്രജ്ഞനും ഈശ്വരനും ഏകമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ശാസ്ത്രം വ്യർത്ഥം തന്നെ ആ തലത്തിൽ. പക്ഷേ അവിദ്യാവിഷയിച്ച് അർത്ഥപത്തു. ശാസ്ത്രം എപ്പോഴും അവിദ്വാനാണ്, വിദ്വാൻ ഇതിന്റെ ആവശ്യം. ശാസ്ത്രം കൊണ്ട് അറിയേണ്ടത് അറിഞ്ഞവനാണ് വിദ്വാൻ. ശാസ്ത്രം ആവശ്യമായി വരുന്ന ആർക്ക്? അവിദ്വാനാണ്. അവനെ സംബന്ധിച്ച് തന്നെ അർത്ഥവത്വമാണ്. അപ്പൊ ശാസ്ത്രത്തിന് അർത്ഥവത്വമുണ്ട്. യഥാദ്വൈതനാം സർവേഷാം ബന്ധാവസ്ഥായാമേവ ശാസ്ത്ര അർത്ഥവത്വം മുക്താവസ്ഥായാം. ദ്വൈതികളും ഇത് തന്നെ പറയും. ബന്ധാവസ്ഥയിൽ അവർ ശാസ്ത്രത്തെയും ഗുരുവിനെയും ഒക്കെ സ്വീകരിക്കുന്നു. സാഹിത്യം നേടിയാലോ അവരും പറയുന്നു ശാസ്ത്രത്തിന് പ്രയോജനമൊന്നുമില്ല. സാഹിത്യം നേടിയവന് ശാസ്ത്രം കൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്? അർത്ഥാ ശ്രദ്ധിക്കുന്നത് അതുവരെ ശാസ്ത്രത്തിന് പ്രയോജനമുണ്ടെന്നാണ്. അത് ദ്വൈതികൾ സ്വീകരിക്കുന്നു. കാരണം ഉപദേശം ആണ് ശാസ്ത്രം. മുക്തന് ഉപദേശത്തിന്റെ ആവശ്യമില്ല, ശാസ്ത്രം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഉപദേശത്തിന്റെ ആവശ്യമില്ല എന്ന് കരുതി അത് ബദ്ധന് ആവശ്യമില്ലെന്ന് വരുന്നില്ല. കാരണം ആ ഉപദേശം ആകുന്ന ശാസ്ത്രത്തെ സ്വീകരിച്ചുകൊണ്ടാണ് അവനും മുക്തനാകേണ്ടത്. അതുകൊണ്ട് ഇത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ബ്രഹ്മസൂത്രത്തിന്റെ അവസാനം ദേഹാത്മപ്രത്യയോ യദ്വ പ്രമാണത്വേന കൽപ്പിത ലൗകികം തദ്വേദം പ്രമാണം ത്വ ആത്മനിശ്ചയ. ആരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ എന്നറിയത്തില്ല. അവിടെ വിശദമായി ചർച്ച ചെയ്ത കാര്യമാണ്. പറയാതെ ഓർമ്മിക്കുന്നവർ കാണത്തില്ല, പറഞ്ഞാൽ ഓർമ്മ വരുന്ന ആരെങ്കിലും ഉണ്ടോന്നുള്ളതാണ്. അതുകൊണ്ടെന്താണോ ഈ വിഷയം അവിടെ ചർച്ച ചെയ്തതാണ്? ശാസ്ത്രം അർത്ഥവത്താണ്. ശാസ്ത്ര അനർത്ഥിക്കുക എന്ന് പറയുന്നത് ദോഷമാണ്. അത് ആരെ സംബന്ധിച്ചായാലും, ചിലർ പറയും ഭക്തന്മാർക്ക് എന്തിനാ ശാസ്ത്രം എന്ന് പറയും, യോഗികൾക്ക് എന്തിനാ ശാസ്ത്രം, ശാസ്ത്രം കേവലം അദ്വൈതികൾക്കുള്ളതെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ലെന്ന് അവിടെ പറയുന്നു. ശാസ്ത്രം എന്ന് പറയുന്നത് സർവരെ സംബന്ധിച്ചും അത് സാർത്ഥകമാണ്. സാർത്ഥകമല്ല എന്ന് പറഞ്ഞാൽ എന്ത് വരുന്നു? അതൊരു ദോഷമാണ്. ആലസിദ്ധാന്തം അനുസരിച്ച്. അതുകൊണ്ട് പറയുന്നു, ഞങ്ങളെ സംബന്ധിച്ചും മുക്തന്മാർക്ക് ശാസ്ത്രം വ്യർത്ഥം തന്നെ, പക്ഷെ ബദ്ധന്മാർക്ക് ശാസ്ത്രം ആവശ്യമാണ്. അതുകൊണ്ട് ശാസ്ത്രാനുഷ്ഠിക്കുക എന്ന് പറയുന്ന ദോഷം ഞങ്ങളുടെ പക്ഷത്തും വരുന്നില്ല, നിങ്ങളുടെ പക്ഷത്തും വരുന്നില്ല. ആത്മനോ ബന്ധം മുക്താവസ്ഥയെ പരമാർത്ഥയവ വസ്തുഭൂതയെ ദ്വൈതിന സർവേഷാം. അത ഹേയോപാധേയ തത്സാധന സദ്ഭാവേ ശാസ്ത്രാദ്യർത്ഥവത്വം സ്യാത്. ദ്വൈതികൾ പറയുന്നു, ആത്മനോ ബന്ധം മുക്താവസ്ഥയെ പരമാർത്ഥതയവ വസ്തുഭൂതയെ ദ്വൈതിന സർവേഷ. ഇവിടെ ഈ പറയുന്നതൊക്കെ എന്താണ്? ദ്വൈതികളുടെ സിദ്ധാന്തങ്ങളെ അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ട് അത് സാരമില്ലാത്തതാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ച ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ദ്വൈതികൾ എന്താണ് പറയുന്നത്? ബന്ധമുക്താവസ്ഥയെ പരമാർത്ഥതയവ, ബന്ധവും മോക്ഷവും ഒക്കെ പരമാർത്ഥം തന്നെ. കാരണം അവർ മിഥ്യാത്വത്തെ അംഗീകരിക്കുന്നില്ല, അധ്യാസത്തെ അംഗീകരിക്കുന്നില്ല, ബന്ധം കൽപ്പിതമാണെന്നൊന്നും അവർ സ്വീകരിക്കുന്നില്ല, എല്ലാ സത്യം തന്നെ. ദ്വൈതികളുടെ മുഖ്യമായ സിദ്ധാന്തമാണത്, ബന്ധമുക്താവസ്ഥയെ പരമാർത്ഥതയെ വസ്തുവിധി, അത് പരമാർത്ഥമാണ്. ദ്വൈതനാം നഹ സർവേഷ, എല്ലാ ദ്വൈതികളും അതിനോട് യോജിക്കുന്നവരാണ്. അദ്വൈതി മാത്രമാണ് പറയുന്നത് എന്താണ്? ബന്ധം കൽപ്പിതമാണ് എന്നെല്ലാം പറയുന്നു. അതോ ഹേ ഉപാധേയ തത്സാധന സദ്ഭാവി, ഹേയുമായും ഉപാധേയുമായിട്ട് ഇവിടെ പലതുമുണ്ട്. അനർത്ഥമായിട്ടുള്ളതിനെല്ലാം ത്യജിക്കണം, സാർത്ഥകമായിട്ടുള്ളതിനെല്ലാം സ്വീകരിക്കണം. സാധനകളെല്ലാം ഉപാധേയമാണ്, നിഷിദ്ധമായതെല്ലാം ഹേയമാണ്. ധർമ്മം ഉപാധേയമാണ്, അധർമ്മം ഹേയമാണ്. അതുപോലെ പുണ്യം ഉപാധേയമാണ്, പാപം ഹേയമാണ്. അപ്പൊ ഹേയ ഉപാധേയ തസ്സാധനം, അതിന്റെ സാധനങ്ങൾ ഇതെല്ലാം നിലനിൽക്കുകയും ശാസ്ത്രാദ്യ അർത്ഥവത്വം ഞങ്ങളുടെ പക്ഷത്തിൽ ശാസ്ത്രവും മറ്റും അർത്ഥവത്താണ്. ഇവിടെ ഞങ്ങൾക്കൊന്നും മിഥ്യയായിട്ടില്ല, ഞങ്ങൾക്ക് ഒരുപാട് ഇവിടെ സ്വീകരിക്കേണ്ടതും കളയേണ്ടതുമുണ്ട്. ഞങ്ങൾക്ക് ശാസ്ത്രം അർത്ഥവത്താണ്. അദ്വൈതനാം പുനഃ ദ്വൈതസ്യ അപരമാർത്ഥത്വ അവിദ്യാകൃതത്വ ബന്ധാവസ്ഥായാസ ആത്മനോ അപരമാർത്ഥത്വേ നിർവിഷയത്വ ശാസ്ത്ര അനർത്ഥിക്കും ഇത് ചെയ്ത് അദ്വൈതനാം പുനർ ദ്വൈതസ്യ അപരമാർത്ഥത്വ. അദ്വൈതികളെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്? ഈ ദ്വൈതം പരമാർത്ഥമല്ല, അവിദ്യാകൃതത്വ അവിദ്യാകൃതമാണ്. ബന്ധാവസ്ഥായാസ്ച ആത്മനോ അപരമാർത്ഥത്വം, ഇവരെന്താണ് പറയുന്നത്? ഈ ആത്മാവിന്റെ ബന്ധമെന്ന് പറയുന്നത് പരമാർത്ഥമുണ്ട്, മിഥ്യയാണ്, നിർവിഷയത്വം. അപ്പൊ പിന്നെ ശാസ്ത്രത്തിന് വിഷയമില്ല. ശാസ്ത്രത്തിന് എന്താ വിഷയം? ഇവിടെ എല്ലാം കൽപ്പിതമാണ്, സർവവും കൽപ്പിതമായിരിക്കുകയും ശാസ്ത്രം എന്തിനെ വിഷയീകരിക്കും? ഒന്നുമില്ല. ശാസ്ത്രാനുഷ്ഠിക്കും, നിങ്ങൾ സർവവും കൽപ്പിതമെന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച്. ബന്ധവും മോക്ഷവും എല്ലാം കൽപ്പിതമാണ്, പിന്നെ ശാസ്ത്രം കൊണ്ട് എന്താ പ്രയോജനം? ശാസ്ത്രത്തിലൂടെ നേടേണ്ടതായിട്ടൊരു ബന്ധമില്ല, ശാസ്ത്രത്തിലൂടെ നേടേണ്ടതായിട്ടുള്ള മോക്ഷമില്ല, ശാസ്ത്രത്തിലൂടെ ത്യജിക്കേണ്ടതായ ഒരു ബന്ധവുമില്ല. ദ്വൈതി എന്താണ് പറയുന്നത്? ഞങ്ങൾക്കിവിടെ ഹേയും ഉപാധിയുമായിട്ടുള്ളതെല്ലാം സത്യമാണ്, ശാസ്ത്രത്തിലൂടെ നേടേണ്ടതായ മോക്ഷം ഞങ്ങൾക്ക് സത്യമാണ്, ശാസ്ത്രത്തിലൂടെ ഉപേക്ഷിക്കേണ്ടതായ ബന്ധം ഞങ്ങൾക്ക് സത്യമാണ്. അതുകൊണ്ട് ശാസ്ത്രം അർത്ഥവത്താണ്. അദ്വൈതി എന്താണ് പറയുന്നത്? ഇവിടെ ഒന്നും സത്യമായിട്ടില്ല, എല്ലാം മിഥ്യയാണ്. അപ്പൊ ശാസ്ത്രം കൊണ്ട് നേടേണ്ട മോക്ഷവും ശാസ്ത്രം കൊണ്ട് ത്യജിക്കേണ്ട ബന്ധവും കൽപ്പിതമാണ്. അങ്ങനെയാണ് പിന്നെ ശാസ്ത്രത്തിന്റെ ആവശ്യം എന്താണ്? കൽപ്പിതമായതിനെ നേടാനോ ത്യജിക്കാനോ ശാസ്ത്രത്തിന്റെ ആവശ്യം എന്താണ്? ഇത് ചെയ്യുന്ന അത് ശരിയല്ല. ആത്മനോ അവസ്ഥാഭേദവത്വ അനുപത്തെ പറയുന്നു, നിങ്ങൾ കരുതുന്നത് പോലെ ആത്മാവിനൊരു ബന്ധാവസ്ഥ പിന്നെ മറ്റൊരു മുക്താവസ്ഥ ഇതൊന്നും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ഇവിടുത്തെ സിദ്ധാന്തം എന്താണ്? അനാദിത്വ നിർഗുണത്വ പരമാത്മായും അമ്പിയഹ. അത് ഈ ക്ഷേത്രത്തിൽ ഇരിക്കുന്നവനായാലും ശരി, ക്ഷേത്രജ്ഞനായിരുന്നാലും അവനെന്താണ്? അനാദിയും നിർഗുണനുമാണ്. അതുകൊണ്ട് തന്നെ അവൻ എന്താണ്? ആത്മനോ അവസ്ഥാഭേദവത്വം, ആത്മാവിനൊരു ബന്ധം പിന്നെ ഒരു മോക്ഷം ഒന്നും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. യതി തവത് ആത്മനോ ബന്ധമുക്താവസ്ഥയെ യുഗപശ്യാതാം ക്രമേണവ, നിങ്ങളത് സ്വീകരിക്കുന്നുണ്ടല്ലോ. ദ്വൈതികളത് പറയുന്നുണ്ട്, ആത്മാവിന് ബന്ധാവസ്ഥ മുക്താവസ്ഥ. ചോദിക്കുന്നു, ശരി എന്നാ അതൊന്ന് മനസ്സിലാക്കി തരിക, എന്താണ് ഈ ആത്മാവിൽ നിങ്ങൾ കരുതുന്ന ബന്ധവും മോക്ഷവും? ഈ ബന്ധവും മോക്ഷവും ഒരേ സമയമാണ് സംഭവിക്കുന്നത്. യതി തവത് ആത്മനോ ബന്ധമുക്താവസ്ഥയെ യുഗപശ്യ, ഈ രണ്ടും ഒരേ സമയം സംഭവിക്കുകയാണ്. യുഗപശ്യാതാം ക്രമേണ, അതേ ക്രമമായിട്ടാണോ? യുഗപത്താവത് വിരോധാന്ന സംഭവത, എന്തായാലും ഒരേ സമയം ബന്ധവും മോക്ഷവും ആത്മാവിൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. എന്നുള്ളത് പരസ്പര വിരോധമാണ്, ഇരട്ടും വെളിച്ചവും പോലെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. അത് ഒരേ സമയം ആത്മാവിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളും സ്വീകരിക്കത്തില്ല. എന്തുകൊണ്ട് വിരോധ, പരസ്പര വിരോധമുള്ള കാര്യങ്ങളെ ഒരേ സ്ഥലത്ത് ഒരേ കാലത്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ വ്യാഘാതം എന്ന് പറയുന്ന ദോഷം വരും. അതുകൊണ്ട് അത് ഒരിക്കലും അത് ചിന്തിക്കേണ്ട. പിന്നെ സ്ഥിതിഗതി വയോഗസ്മൻ പറയുന്ന സ്ഥിതിയും ഗതിയും പോലെ, ഇരുത്തവും നടത്തവും പോലെ, ഒരു വസ്തു ഒരു വസ്തു ഒരേ സമയം ഒരിടത്ത് ഇരിക്കുക, അതേ വസ്തു അതേ സമയത്ത് അതേ കാലത്ത് നടക്കുക, ഇത് സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? പരസ്പര വിരുദ്ധമായതിന് അങ്ങനെ ഒരേ കാലത്ത് ഒരേ ദേശത്ത് സംഭവിക്കത്തില്ല. സ്ഥിതിഗതി വയോഗസ്മൻ. അതുകൊണ്ട് എന്താണ്, ബന്ധമോക്ഷങ്ങൾ ഒരേ കാലം സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ക്രമഭാവിത്വേച്ച, ഇനി ക്രമമായി സംഭവിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ബന്ധവും മോക്ഷവും ക്രമമായി സംഭവിക്കുന്നു. ഇങ്ങനെ ആദ്യം ബന്ധം, പിന്നീട് മോക്ഷം, അത് സംഭവിക്കത്തില്ല. നിർനിമിത്തത്വം സനിമിത്തത്വം, ശരി, നിങ്ങൾ പറയുന്നതനുസരിച്ച് ബന്ധമോക്ഷങ്ങൾ ക്രമമായി സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നു, ഇതിനെല്ലാം എന്തെങ്കിലും കാരണമുണ്ടോ അതോ കാരണമില്ലേ? ബന്ധത്തിന് കാരണമുണ്ടോ അതോ കാരണമില്ലേ? മോക്ഷത്തിന് കാരണമുണ്ടോ കാരണമില്ലയോ? പറയുന്നു നിർനിമിത്തത്വേ അനിർമോക്ഷ പ്രസംഗ. പറയുന്നു ഒരു കാരണമില്ലെന്ന് പറഞ്ഞാലോ അവന് കാര്യവും ഉണ്ടാകത്തില്ല, അനിർമോക്ഷം പിന്നെ മോക്ഷമേ ഉണ്ടാകത്തില്ല. കാരണം ബന്ധവും മോക്ഷവും രണ്ട് കാര്യങ്ങളുണ്ട്. ബന്ധമാണ് ആദ്യമുള്ളത്, അതങ്ങനെ ഇരിക്കുന്നു. പിന്നെ മോക്ഷം വരണം. മോക്ഷം എങ്ങനെ ഉണ്ടാവും? അതിനൊരു കാരണമില്ലെങ്കിൽ പിന്നെ മോക്ഷം ഉണ്ടാകത്തില്ല, ബന്ധം തന്നെ തുടരുത്തേ ഉള്ളൂ. അതൊരു മോക്ഷ പ്രശ്നം. സനിമിത്തത്വീച്ച പറയുന്നു, ഇനി അതിന് കാരണമുണ്ടെന്ന് പറഞ്ഞാലോ? പറയുന്നു ബന്ധമോക്ഷങ്ങൾക്ക് ക്രമമായി സംഭവിക്കുന്നു, ഇതിന് ഓരോന്നിനും പ്രത്യേക കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? സ്വതോ അഭാവാത് ആ പരമാർത്ഥത്വ പ്രശ്നം. ഒരു കാരണത്തിൽ നിന്നുണ്ടാകുന്ന ഒന്ന് പരമാർത്ഥമായിരിക്കത്തില്ല, സത്യമായിരിക്കത്തില്ല. ഇപ്പോ ബന്ധം എന്തായാലും അംഗീകരിക്കുന്നുണ്ട് എല്ലാവരും, മോക്ഷത്തെക്കുറിച്ചാണ് പിന്നെ ആശങ്കയുള്ളത്. മോക്ഷത്തിനൊരു കാരണമേയില്ല, കാരണം ബന്ധവും മോക്ഷവും സത്യമാണ്. മോക്ഷത്തിനൊരു കാരണമേയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോക്ഷം ഉണ്ടാകത്തില്ല. അതിർമോക്ഷ പ്രശ്നം. ഇനി പറയുന്നു മോക്ഷത്തിനൊരു കാരണമുണ്ടെന്ന് പറയുന്നു. മോക്ഷത്തിനൊരു കാരണമുണ്ടെങ്കിൽ ഒരു കാരണത്തിൽ നിന്നും ഉണ്ടാകുന്നത് സത്യമാകത്തില്ല. അതാണ് സ്വതോ അഭാവ, അത് സ്വയം നിലനിൽക്കുന്നതല്ല, ആ പരമാർത്ഥത്വ പ്രസംഗ. അങ്ങനെയുള്ള മോക്ഷം എന്താണ്? അത് പരമാർത്ഥമായിരിക്കത്തില്ല, സത്യമായിരിക്കത്തില്ല. എന്തുകൊണ്ട്? ഒരു കാരണത്തിൽ നിന്നുണ്ടാകുന്നത് കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നശിക്കും. യത്കൃതവും തദനിത്യം, എന്താണോ കാര്യമായിട്ടുള്ള അതെല്ലാം നശിക്കും. അപ്പൊ ദ്വൈതികൾ പറയുന്നതനുസരിച്ച് അവർ ബന്ധമോക്ഷങ്ങളെ സത്യമായി സ്വീകരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ പറഞ്ഞു വരുന്ന എന്താണോ, താൻ പറയുന്ന അധ്യാരോപം അല്ലെങ്കിൽ അധ്യാസം മിഥ്യാത്വം ഇത് സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബന്ധമോക്ഷങ്ങൾക്ക് പോലും ഒരു വ്യവസ്ഥയില്ലാതായി പോകും. നിങ്ങളുടെ മോക്ഷമെന്ന് പറയുന്നത് പോലും യുക്തിയുക്തമായൊരു കാര്യമില്ല. യുക്തിക്ക് നിരക്കാത്ത ഒരു തത്വത്തെ സ്വീകരിച്ചുകൊണ്ട് ആ തത്വത്തിനെ നേടുന്നതിന് വേണ്ടി നിങ്ങളുടെ ജീവിതം നിങ്ങൾ വെറുതെ പാഴാക്കുകയാണ്. ഇതാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ അവസാനം ചെന്ന് നിൽക്കുന്ന എവിടെയാണ്? ഞാൻ പറയുന്ന അധ്യാസത്തെ സ്വീകരിച്ചേ പറ്റും. അധ്യാസം സ്വീകരിക്കാതിരിക്കുന്നിടത്തോളം കാലം ബന്ധമോക്ഷങ്ങൾ എന്ന് പറയുന്നത് വെറും കൽപ്പന മാത്രം, ഒരിക്കലും അതിനെ സമ്മർദ്ദിക്കാൻ സാധ്യമല്ലതാണ്. തഥാച സതി അഭ്യുപഗമ ഹാനിഹി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തോരും നിങ്ങളിതുവരെ സ്വീകരിച്ചു വച്ചിരിക്കുന്ന നിങ്ങളുടെ സിദ്ധാന്തങ്ങളെല്ലാം അറബിക്കടലിൽ പോകുന്നു. അതുകൊണ്ട് നീ ആര് അർത്ഥശൂന്യമായ തത്വങ്ങളെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങൾ പറയുന്നു ബന്ധമോക്ഷങ്ങൾ സത്യമാണ്, അത് ക്രമികമായി സംഭവിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ബന്ധത്തെക്കുറിച്ചൊരു വിവാദവും വേണ്ട, അത് എല്ലാവർക്കും അനുഭവമാണ്. പിന്നെ ചിന്തിക്കേണ്ടത് മോക്ഷത്തെക്കുറിച്ചാണ്, മോക്ഷത്തിന് കാരണമുണ്ടോ ഇല്ലയോ എന്നാണ്. ബന്ധം സത്യമാണെങ്കിൽ ഇനിയും ഒരു കാരണം കൂടാതെ മോക്ഷത്തെ സ്വീകരിക്കാൻ ഒക്കത്തില്ല. ഒരു കാരണത്തെ സ്വീകരിച്ചു കഴിഞ്ഞാലോ മോക്ഷം അനിത്യവുമാണ്. അതിനോട് പറയുന്നു കിഞ്ച ബന്ധമുക്താവസ്ഥയോ പൂർവാപരി നിരൂപണായ ബന്ധാവസ്ഥ പൂർവം പ്രകല്പ്യ. അത് മാത്രമല്ല, നിങ്ങൾ പറയുന്നു എന്താണ് ബന്ധമുക്താവസ്ഥകളുണ്ട് സത്യമായിട്ടുണ്ടെന്നാണ് ഒരു ജീവൻ. പൗർവാപരി നിരൂപണായ അതിൽ ഏതാണ് ആദ്യം ഏതാണ് രണ്ടാമത്? ബന്ധാവസ്ഥ പൂർവം പ്രകല്പ്യ, ആദ്യം ബന്ധത്തെ സ്വീകരിക്കണം പിന്നെ മോക്ഷത്തെ. അനാദിമതി അന്തവതീച്ച, പൂർവം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അനാദിയായിരിക്കും, കാരണം അതിന് വേറെ കാരണമില്ല. ബന്ധം ഇപ്പം നിലനിൽക്കുന്നതാണ്, എന്നും അതിൽ തുടങ്ങി എന്നറിയത്തില്ല. അതുകൊണ്ട് ബന്ധത്തിനെ അനാദിയായി സ്വീകരിക്കണം, അന്തവതീച്ച അതിന് നാശമുള്ളതായി സ്വീകരിക്കേണ്ടി വരും, കാരണം മോക്ഷം വരുമ്പോൾ നശിക്കും. തച്ച പ്രമാണവിരുദ്ധം, അതൊരിക്കലും പ്രമാണസിദ്ധമായ ഒരു കാര്യമില്ല. എന്താണോ ഏതെങ്കിലും ഒരു ഭാവവസ്തു, ഉണ്മയുള്ള ഒരു വസ്തു അനാദിയായിരിക്കുക, ഇല്ലാതായി പോവുക, അതൊരിക്കലും നിങ്ങളുടെ പ്രമാണത്തിനും വിരുദ്ധമാണ്. ഒരു ഉദാഹരണം അവർ പറയുന്ന എന്താണ്? ഭാവമായ ഒരു വസ്തുവാണ് ആകാശം. അവർ ദ്വൈതികൾ പറയുന്നു ആകാശം അത് അനാദിയായിരിക്കുന്നു, അനന്തവുമാണ്. അനാദിയായ വസ്തു അനന്തമായി തന്നെ തുടരണം നിങ്ങളുടെ തത്വം അനുസരിച്ച്. ഇവിടെ അനാദിയായ ഒരു വസ്തു ബന്ധം അത് സത്യമാണെന്നും പറയുന്നു, നശിക്കുന്നു എന്നും പറയുന്നത് എന്താണ്? പ്രമാണവിരുദ്ധമാണ്, നിങ്ങളുടെ തന്നെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. അവരുടെ പ്രമാണമനുസരിച്ച് ദ്വൈതികളുടെ പ്രമാണത്തെ പറയണം. ഒരു വസ്തു അനാദിയായിരുന്നാൽ അത് അനന്തമായി വിരിക്കണം എന്നാണ്. തഥാ മോക്ഷാവസ്ഥ ആദിമതി അനന്താച പ്രമാണവിരുദ്ധയിലേവ അഭ്യൂഗമ്യത വിരുദ്ധായ അഭ്യൂ. നിങ്ങളുടെ സിദ്ധാന്തമനുസരിച്ച് ഏതെങ്കിലും വസ്തുവിനൊരു ആദി ഉണ്ടെങ്കിൽ അത് നശിച്ചു തന്നെ തീരണം. എന്തുകൊണ്ട് നിങ്ങൾ ഒന്നിനെയും കൽപ്പിതമായി സ്വീകരിക്കുന്നില്ല, അധ്യാസത്തെ അംഗീകരിക്കുന്നില്ല, മിഥ്യാത്വത്തെ സ്വീകരിക്കുന്നില്ല? മിഥ്യാത്വത്തെ സ്വീകരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ സർവ്വവും സത്യമായി സ്വീകരിക്കുന്നവരാണ്. നമ്മളിവിടെ കാണുന്നുണ്ടെന്നാണ്, ഉണ്ടാകുന്ന ഒരു വസ്തു നമ്മൾ ഏതിനെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ അത് നശിക്കും. അപ്പോൾ നിങ്ങൾ പറയുന്ന എന്താണ്? ബന്ധവും മോക്ഷവും രണ്ടുമുണ്ട്, ക്രമമായി സംഭവിക്കുന്നതാണ്. ആദ്യം ബന്ധം, പിന്നീട് മോക്ഷം. പിന്നീട് മോക്ഷം എന്ന് പറയുമ്പോൾ മോക്ഷം ഉണ്ടാകുന്നതാണ്. ഉണ്ടാകുന്നതാണെങ്കിൽ അത് നശിച്ചെന്നെ തീരുന്നു. അപ്പം നിങ്ങൾ മിഥ്യാത്വത്തെ സ്വീകരിച്ചില്ലെങ്കിൽ, അധ്യാസത്തെ സ്വീകരിച്ചില്ലെങ്കിൽ ബന്ധമോക്ഷം എന്ന് പറയുന്ന ഒരു തത്വത്തെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. അതാണ് തഥാമോക്ഷാവസ്ഥ ആദിമതി. അതിനാദിയുണ്ട്, ബന്ധം നശിക്കുമ്പോഴാണ് അത് തുടങ്ങുന്നത്. അനന്താച, അനന്തമൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. പ്രമാണവിരുദ്ധ, അത് നിങ്ങളുടെ പ്രമാണത്തിന് വിരുദ്ധമായി വരും. അഭ്യുഗമ്യതേ എന്നുവച്ച അവസ്ഥാവതോ അവസ്ഥാന്തരം ഗച്ഛതോ നിത്യത്വം ഉപപാദയിലും ശക്യം. അത് മാത്രമല്ല, ഇനി ഇങ്ങനെയൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവ് തന്നെ നശിച്ചു. ആത്മാവ് പോലും സത്യം നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന എന്താണ്? ആത്മാവാദി ഒരവസ്ഥയിലിരുന്ന് ബന്ധാവസ്ഥയും പിന്നെ ആ അവസ്ഥയെ വിട്ട് വേറൊരവസ്ഥയിലേക്ക് പോയി എന്നുവെച്ചാൽ ആത്മാവിന് മാറ്റം സംഭവിക്കുകയാണ്. മാറ്റം സംഭവിക്കുന്ന ഒന്ന് നിത്യമായിരിക്കത്തില്ല. അപ്പൊ താൻ പറയുന്ന അധ്യാസത്തെ സ്വീകരിച്ചില്ലെങ്കിൽ നിത്യമായ ഒരു ആത്മാവിനെ പോലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ അദ്വൈതി പറയുന്നത്. അവസ്ഥാവതോ അവസ്ഥാന്തരം ഗച്ഛതോ, ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരു വസ്തു നിത്യത്വം ഉപാധിയിലും നശിക്കും. അതിന് നിത്യമെന്ന് പറയാൻ സാധ്യമേ ഇല്ല. അതുകൊണ്ട് ആത്മാവെന്ന് പറയുന്നത് തന്നെ നശിക്കുന്നതാവും. അപ്പം പിന്നെ മോക്ഷം കൊണ്ടെന്താ കാര്യം? ആത്മാവിനെ നശിച്ചുപോയാൽ പിന്നെ ആർക്കാ മോക്ഷം? അതുകൊണ്ട് ദ്വൈതികൾ അംഗീകരിച്ചിരിക്കുന്ന പ്രമാണങ്ങളനുസരിച്ച് തന്നെ ബന്ധമോക്ഷങ്ങൾ സത്യമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടെന്താണ് ഇവിടെ ക്ഷേത്രജ്ഞൻ, ആ ക്ഷേത്രജ്ഞന് വാസ്തവത്തിലുള്ള ബന്ധം പിന്നെ വാസ്തവത്തിലുള്ള മോക്ഷം ഇതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് അനിത്യത്വ ദോഷ പരിഹാരമായ ബന്ധമുക്ത അവസ്ഥാഭേദം എന്ന പരികല്പ്യതേ അഥവാ ദ്വൈതനാമപി ശാസ്ത്ര അനർത്ഥിക്കാതി ദോഷവും അപരിഹാരിയ വേദി സമാനത്വ അദ്വൈതവാദിന പരിഹർത്തവ്യ ദോഷ. ഇനി അനിത്യത്വ ദോഷം പരിഹരിക്കാൻ, അത് അനിത്യത്വം വരാൻ പാടില്ല, ആത്മാവിനെ നശിച്ചു, അങ്ങനെ ഒരു സിദ്ധാന്തത്തിൽ ചെന്ന് എത്തിച്ചേരാൻ പാടില്ല, അങ്ങനെ ഒരു സിദ്ധാന്തത്തിൽ ചെന്ന് എത്തിയിട്ട് മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അബദ്ധമാണ്. മോക്ഷത്തിന് വേണ്ടി ഒരാൾ പരിശ്രമിക്കുമ്പോൾ അയാൾ ചിന്തിക്കും, ഈ മോക്ഷം എന്ന് പറയുന്നത് ഉണ്ടോ, വെറുതെയാണോ. അയാൾ പ്രമാണങ്ങളെ കൊണ്ടോ യുക്തിയെ കൊണ്ടോ ഒക്കെ പരിശോധിച്ചു, ഒന്നും പരിശോധിക്കാതെ വിവേകിയായ ഒരുത്തൻ ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കത്തില്ല. അങ്ങനെയുള്ള വിവേകമുള്ളവരോടാണ് വിവേകമുള്ള ആൾക്കാർ ഇവിടെ സംസാരിക്കുന്നത്. അനിത്യത്വ ദോഷ പരിഹാരമായ അനിത്യത്വ ദോഷത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി ബന്ധമുക്താവസ്ഥാഭേദം എന്ന പരികല്പ്യത, ബന്ധമുക്ത ഈ അവസ്ഥാഭേദം കൽപ്പിക്കുന്നില്ല. കാരണം ഇങ്ങനെ അവസ്ഥാഭേദം വന്ന് ആത്മാവ് നിശ്ചു, അത് കൽപ്പിക്കുന്നില്ല എന്ന് നിന്നു കഴിഞ്ഞാലോ, അത് ദ്വൈതിനാമപി ദ്വൈതികൾക്ക് എന്തോരും ശാസ്ത്രാനർത്ഥക്യാതി ദോഷം, ശാസ്ത്രാനർത്ഥക്യ ദോഷം വരും. അപരിഹാരി നേരത്തെ പറഞ്ഞത് ഇത് സമാനത്വ അദ്വൈതവാദന പരിഹൃത്തവ്യ ദോഷം. ശാസ്ത്രാനർത്ഥക്യമെന്ന് പറയുന്ന ദോഷത്തെ ഞങ്ങളായിട്ട് മാത്രം പരിഹരിക്കേണ്ട കാര്യമില്ല, ഈ ദോഷം നിങ്ങൾക്കും ഉള്ളതാണെന്നാണ്. എന്നുവെച്ചാൽ ശാസ്ത്ര അനർത്ഥക്യം യഥാപ്രസിദ്ധ അവിദ്വത് പുരുഷ വിഷയത്വ ശാസ്ത്രത്വ. ഇനി സിദ്ധാന്തത്തിലേക്ക് വരികയാണ്. കാരണം ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ദോഷം ഞങ്ങൾക്കും ഉണ്ടെന്ന് പറയുന്നുണ്ട്, അതൊരു പ്രത്യേകിച്ച് മേന്മയൊന്നുമല്ല. എല്ലാ ദോഷങ്ങളുള്ള എല്ലാവരെയും ഉപേക്ഷിക്കുന്നതുപോലെ ഒരു വിവേകി ആ അദ്വൈതി പറയുന്ന തത്വത്തിന് ഇന്ന ദോഷമുണ്ട്, അതുകൊണ്ട് അതും വേണ്ട എന്ന് ഉപേക്ഷിക്കും. അതുകൊണ്ട് എല്ലാവർക്കുമുള്ള ദോഷം നമുക്കും ഉണ്ടെന്ന് പറയുന്നത് ഒരു ശരിയായ മറുപടിയല്ല. പക്ഷേ എങ്ങനെയാണ് ആ ദോഷം എല്ലാവർക്കും വരുന്നതെന്ന് മനസ്സിലാക്കി ആ ദോഷത്തെ എങ്ങനെയാണ് അദ്വൈതി പരിഹരിക്കുന്നതെന്നാണ് അടുത്ത് പറയുന്നത്. എന്നുവെച്ചാൽ ശാസ്ത്രാനർത്ഥക്യം യഥാപ്രസിദ്ധ വിദ്വത് പുരുഷ വിഷയത്വ ശാസ്ത്രജ്ഞ. ശാസ്ത്രാനർത്ഥക്യം ഇവിടെയില്ല. അദ്വൈതിയുടെ മതമനുസരിച്ച് ശാസ്ത്രാനർത്ഥക്യമില്ല. എന്തുകൊണ്ട്? അദ്വൈതി ഈ അധ്യാസത്തെ സ്വീകരിച്ചിരിക്കുന്നുണ്ട്. ശാസ്ത്രാനർത്ഥക്യമില്ല. യഥാപ്രസിദ്ധ അവിദ്വത് പുരുഷ വിഷയത്വ അജ്ഞരായിരിക്കുന്ന ഈ പുരുഷന്മാർക്ക് വേണ്ടി ശാസ്ത്രം ആവശ്യമുള്ളതാണ്. യഥാപ്രസിദ്ധ അവിദ്വത് പുരുഷം എന്ന് വെച്ചാൽ ശാസ്ത്രത്തിൽ തന്നെ പ്രസിദ്ധമായിരിക്കുന്ന ശാസ്ത്രം ആർക്കാണോ, ശാസ്ത്രം ആർക്കാണെന്നുള്ളത് ശാസ്ത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം. വേറെ ഇടത്തും പോയി മനസ്സിലാക്കിയേ പറ്റത്തില്ല. ശാസ്ത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതാണ് യഥാപ്രസിദ്ധം എന്ന് പറഞ്ഞു. അവിദ്വത് പുരുഷ വിഷയത്വം അത് അവിദ്വാനാണ്. ഇതും ബ്രഹ്മസൂത്രത്തിൽ വിശദമായി ചർച്ച ചെയ്തതാണ്. അവിധിഷാം ഹി ഫലഹേത്വോർ അനാത്മനോഹോ ആത്മദർശനം എന്ന അവിധിഷാം. ശാസ്ത്രം സാർത്ഥകമായി വരുന്ന ഇവിടെ ഫലഹേതുക്കളിൽ അതെല്ലാം അതിൽ ആത്മാവിനെ ദർശിക്കുന്നവൻ, ഫലവും ഹേതുവും അതിൽ ആത്മാവിനെ ദർശിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹേതു എന്ന് പറയുന്നത് കർത്തൃത്വം, ഞാൻ കർത്താവാണ് അത് താനാണെന്ന് കരുതുന്നു. ആത്മദർശനം അവിടെ വന്നു, അതിന്റെ ഫലം എന്താണ്? കർമ്മം. കർമ്മത്തിന്റെ ഫലമോ സുഖവും ദുഃഖവും. അപ്പൊ അതിനും ആത്മദർശനം, ഞാൻ സുഖിയാണ്, സുഖത്തെ താനായി കാണുന്നു, കർത്തൃത്വത്തെ താനായി കാണുന്നു, ഭോക്തൃത്വത്തെ താനായി കാണുന്നു, ദുഃഖത്തെ താനായി കാണുന്നു. അപ്പൊ ഫലഹേതുക്കളിൽ ആത്മദർശനം അതിനെ താനായി കാണുന്നു. അതാണ് അജ്ഞനെന്ന് പറയുന്നത്. അജ്ഞന്റെ ലക്ഷണം അതാണ്. അവൻ പറയുന്നു ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നു. വാക്കർമ്മത്തിൽ ആത്മദർശനം വന്നു, താൻ അതാണെന്ന് കാണുന്നു, ഞാൻ കർത്താവാണെന്ന് കാണുന്നു, ഞാൻ സുഖിക്കുന്നു എന്ന് കാണുന്നു. എന്നാ വിദുഷാം, വിദ്വാൻ അങ്ങനെ ഒരു അനുഭവമുണ്ട്. വിദുഷാം ഹി ഫലഹേതുഭ്യാം ആത്മനോ അന്വത്വ ദർശനേ സതി തയോരഹം ഇത്തി ആത്മദർശന അനുപത്തേഹി. വിദ്വാനാണെങ്കിലോ ഫലഹേതുക്കളിൽ ആത്മനോ അന്യത്വ ദർശനം അതിനെ താനായി കാണുന്നില്ല. വിദ്വാൻ താൻ കർത്താവാണെന്ന് കാണുന്നില്ല, താൻ സുഖിയാണ് ദുഃഖിയാണെന്നും കാണുന്നില്ല. തന്നെ അവൻ ആ കർത്തൃത്വത്തിൽ നിന്നും സുഖദുഃഖങ്ങളിൽ നിന്നുമെല്ലാം വേറിട്ട ചൈതന്യ സ്വരൂപമായി കാണുന്നു. ഫലഹേതുഭ്യാം ആത്മനോ അന്യത്വ ദർശന സതി തന്നെ അതിൽ നിന്ന് വേറിട്ട് കാണുന്നു. തയോരഹമിത്തി ആത്മദർശന അനുപത്തേ, അവനൊരിക്കലും അതിലൊന്നും പോയി അഭിമാനിക്കുന്നില്ല. അവന്റെ ആത്മദർശനം ആത്മാവിൽ തന്നെ, കർത്തൃത്വത്തിലില്ല, സുഖത്തിലില്ല, ദുഃഖത്തിലില്ല, ശരീരത്തിലില്ല. ഫലഹേതു, ഫലമായിട്ട് ശരീരത്തിൽ എടുക്കും. വിദ്വാൻ ശരീരത്തിന് അഭിമാനമില്ല, ഞാൻ ഇന്നാരാണോ എന്ന് അഭിമാനിക്കുന്നില്ല. അഹമിത്തി ആത്മദർശനാനുഭവത്തെ നഹി അത്യന്തമൂഢ ഉന്മത്താതിരവി ജല അഗ്നിയോഹ ഛായാപ്രകാശയോഹ ഏകാഗ്നിം പശ്യ. അത്യന്തമൂഢൻ അല്ലെങ്കിൽ മനോനില തെറ്റിയവൻ, ഉന്മത്തൻ, അവൻ പോലും എന്താണോ ജലത്തെ കണ്ടിട്ട് അഗ്നിയാണെന്നോ അഗ്നിയെ കണ്ടിട്ട് ജലമാണെന്നോ ഭ്രമിക്കുന്നില്ല. അല്ലെങ്കിൽ ഇരുട്ടിനെ കണ്ടിട്ട് ഛായാപ്രകാശി, ഇരുട്ടിനെ കണ്ടിട്ട് ഇത് വെളിച്ചമാണെന്നോ വെളിച്ചത്തെ കണ്ടിട്ട് ഇരുട്ടാണെന്നോ ഏകാത്മ്യം താതാത്മ്യം എന്ന പശ്യതി, രണ്ടും ഒന്നാണെന്നോ ധരിക്കുന്നില്ല. മൂഢന്മാരും മനോനില തെറ്റിയവരും കൂടി അങ്ങനെ സാധാരണഗതി ധരിക്കാറില്ല. കിമുത വിവേകി, പിന്നെ എങ്ങനെയാണ് വിവേകിക്ക് ഇതിൽ ഈ ഭ്രമം വരുന്നത്? ഇതിൽ വിവേകി ഒരിക്കലും ശരീരത്തെ താനായി കാണുന്നില്ല, താൻ കർത്താവാണെന്ന് കരുതുന്നില്ല, താൻ സുഖിയാണെന്ന് കരുതുന്നില്ല, ദുഃഖിയാണെന്ന് കരുതുന്നില്ല. അവിടെയൊന്നും അവിവേകിന് ഐകാത്മ്യം താതാത്മ്യം സംഭവിക്കുന്നില്ല. ആത്മഭിന്നമായിരിക്കുന്ന ഇതിനോടൊന്നും വിവേകി താതാത്മ്യപ്പെടുന്നില്ല. അപ്പൊ വിവേകി ചെറു ചോദിക്കുന്നുണ്ട്, കുതർക്ക്, വിവേകി സർവത്തെയും ആത്മാവായി കാണുന്നു, സർവത്തെയും ആത്മാവായി കാണുന്നുണ്ടെങ്കിൽ ഈ ശരീരത്തെ അങ്ങ് ആത്മാവായി കണ്ട എന്താ കുഴപ്പം എന്ന് ചെല്ലു ചോദിക്കും. വിവേകിയുടെ ലക്ഷണം എന്താ പറയുന്നത്? തന്നെ ആത്മാവായി അറിയുന്നു എന്ന് മാത്രമല്ല, സർവത്തെയും ആത്മാവായി അറിയുകയാണ്. സർവ ശരീരത്തെയും ആത്മാവാണെന്ന് കണ്ടാലോ എന്താ ദോഷം വരുന്നത്? സർവത്തെയും ആത്മാവായി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവവസ്തുക്കളോടും അജ്ഞത കൊണ്ടുള്ള താതാത്മ്യമല്ല. ശരീരത്തിൽ ആത്മബോധം വരുന്ന എന്താണ്? തന്റെ അജ്ഞാനം കൊണ്ട് ആ ശരീരത്തോട് താതാത്മ്യം വരുന്നതാണ്, താൻ അതാണെന്ന്. ജ്ഞാനം കൊണ്ട് സംഭവിക്കുന്നത് ഈ അജ്ഞാനം കൊണ്ടുള്ള താതാത്മ്യം വലുതാകുകയല്ല. ഒരു അജ്ഞാനി ജ്ഞാനത്തെക്കുറിച്ച് സങ്കല്പിച്ചാൽ അവന് അവന്റെ പരമാവധി ചിന്ത എന്ന് എത്തിയിരിക്കുന്ന അവിടെയാണ്. എങ്ങനെ? താൻ അജ്ഞാനം കൊണ്ട് ഈ ശരീരത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? സർവപ്രപഞ്ച വസ്തുക്കളോടും താതാത്മ്യപ്പെടുക, ഇതുപോലെ ഒരു വലിയ താതാത്മ്യം വരിക, അതല്ല ജ്ഞാനം. ഇവിടെ എങ്ങനെയാണ് താതാത്മ്യം വരുന്നത്? ഭേദദൃഷ്ടിയോടുകൂടിയ താതാത്മ്യമാണ്. താൻ ശരീരത്തോട് താതാത്മ്യപ്പെടുക എന്ന് പറയുന്നത് അജ്ഞാനം കൊണ്ട്. അവിടെ അവന് ഭേദബുദ്ധിയുണ്ട്. അവൻ പറയുന്നു എന്റെ ശരീരം, ശരീരം എന്റേതാണ് എന്നുവെച്ചാൽ ശരീരവും നിന്ന് ഭിന്നനാണ് ഞാൻ എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആ ശരീരത്തോട് അജ്ഞാനം കൊണ്ട് താതാത്മ്യപ്പെടുന്നു. അവശനായി അവൻ താതാത്മ്യപ്പെട്ടു പോകുന്നു. ആ അവശത കൊണ്ടുള്ള താതാത്മ്യം വലുതായി വലുതായി സർവശരീരങ്ങളിലും അങ്ങനെ ഒരു താതാത്മ്യം വന്നു ചേരുന്നതല്ല ജ്ഞാനം എന്ന് പറയുന്നു. അത്തരത്തിലുള്ള താതാത്മ്യം സർവശരീരങ്ങളിൽ നിന്നും വിടുന്നതാണ്. അജ്ഞാനത്തിന്റെ നാശം കൊണ്ട് ഈ ശരീരത്തോടുള്ള താതാത്മ്യം വിട്ട് സർവശരീരങ്ങളോടുള്ള താതാത്മ്യം വിട്ടുപോകുന്നതാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അവിടെ പിന്നെ ആ താതാത്മ്യം എങ്ങനെ വരുന്നു? ഓരോ ശരീരങ്ങളെയും ഭിന്നങ്ങളായി കണ്ട് ആ ശരീരങ്ങളോട് അജ്ഞൻ താതാത്മ്യപ്പെടുന്ന പോലെയല്ല, മറിച്ച് അതിന് ബാധസമാനാധികരണിയെന്ന് പറയും. അജ്ഞാനത്തെ, ശരീരഭേദങ്ങളെ എല്ലാം നിഷേധിച്ചിട്ട് വരുന്ന ഈശ്വരീയ താതാത്മ്യം, ഈശ്വരന്റെ സർവാത്മഭാവത്തിൽ അല്ലെങ്കിൽ ഈശ്വരീയമായ സർവാത്മഭാവത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. അവിടെ ശരീരത്തോട് താതാത്മ്യപ്പെടുകയല്ല, മറിച്ച് ഭേദദൃഷ്ടിയോടുകൂടി കാണപ്പെടുന്ന ശരീരങ്ങളുടെ നിഷേധമാണ് ചെയ്യുന്നത്. ബാധിച്ചിട്ട് താതാത്മ്യപ്പെടുകയാണ്, അല്ല അതിനെ അംഗീകരിച്ചിട്ട് താതാത്മ്യപ്പെടുകയാണ്. അപ്പൊ ശരീരത്തെ ശരീരമായി കണ്ടുകൊണ്ടല്ല, മറിച്ച് അതിനെ ഉണ്മയായി കണ്ടുകൊണ്ടാണ്, ശരീരങ്ങളിൽ ഭേദത്തെ കണ്ടുകൊണ്ടല്ല, മറിച്ച് അതിനെല്ലാം ഏകത്വത്തെ ദർശിച്ചുകൊണ്ടാണ്. അതാണ് താതാത്മ്യം. അത് ഈ അജ്ഞന്റെ താതാത്മ്യം പോലെയാണ്. പക്ഷെ അജ്ഞനോട് സർവാത്മ താതാത്മ്യത്തെ കുറിച്ച് പറഞ്ഞാൽ തന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് അവന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനപ്പുറമുള്ള ഒരു താതാത്മ്യം, ഈ താതാത്മ്യം വലുതാകുന്നതാണെന്നേ ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ട് എന്താണോ ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള ഒന്നല്ല. അതുകൊണ്ട് വിവേകി ഒരിക്കലും ഇതിനോടൊന്നും താതാത്മ്യപ്പെടുന്നേയില്ല, അജ്ഞനാണ് അതിനോട് താതാത്മ്യപ്പെടുന്നത്. തസ്മാത് ന വിധി പ്രതിഷേധശാസ്ത്രം താവത് ഫലഹേതുഭ്യാം ആത്മനോ അന്യത്വദർശിനോ ഭവതി. അതുകൊണ്ടെന്താണ് ഈ വിധി പ്രതിഷേധശാസ്ത്രം ഫലഹേതുക്കളിൽ നിന്നും താൻ അന്യനാണ്, കർത്തൃത്വ ഭോക്തൃത്വാദികളും ശരീരാദി കാര്യങ്ങളിൽ നിന്നും താൻ വേറെയാണ് എന്ന് ഫലഹേതുഭ്യാം ആത്മനോ അന്യത്വദർശിനം, അതിൽ നിന്നെല്ലാം തന്നെ വേറെ കാണുന്ന ആത്മദർശിക്ക് ഒരിക്കലും വിധി പ്രതിഷേധ ശാസ്ത്രങ്ങൾ ആത്മദർശിയുടെ മുന്നിൽ നിലനിൽക്കുന്നില്ല, അയാൾക്കിതിന്റെ ആവശ്യമൊന്നുമില്ല. വിധിശാസ്ത്രവും ആവശ്യമില്ല, പ്രതിഷേധ ശാസ്ത്രവും ആവശ്യമില്ല, പക്ഷെ അജ്ഞൻ ഇതൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ശാസ്ത്രം സാർത്ഥകമാകുന്ന ഇവിടെ അജ്ഞനില് മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന മോക്ഷവിലാണ്, അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ച് ധരിക്കാൻ ആഗ്രഹമില്ലാതെ കർമ്മഫലങ്ങളിൽ ആഗ്രഹിച്ച് കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, കർമ്മം ചെയ്യുന്ന വൈദികനാണ് അല്ലെങ്കിൽ മുമുക്ഷുവിനാണ്. അല്ലാതെ ജ്ഞാനിക്ക് ശാസ്ത്രം സാർത്ഥകമല്ല, ജ്ഞാനിക്ക് ശാസ്ത്രം പ്രമാണമല്ല, അവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. അജ്ഞനതൊക്കെ പ്രമാണമാണ്, അതാണ് ഇവിടെ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം. അതുകൊണ്ട് ശാസ്ത്രജ്ഞാനിക്ക് പ്രമാണമല്ലാത്തത് കൊണ്ട് ശാസ്ത്രം പറയുന്ന കാര്യങ്ങൾ ജ്ഞാനി അനുസരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ശാസ്ത്രം പറയുന്നതനുസരിച്ച് തന്നെ ജ്ഞാനി നീങ്ങിക്കൊള്ളണമെന്നില്ല, അത് അജ്ഞനുള്ളതാണ്. അതാണ് ഇനി അടുത്ത് വിശദീകരിക്കുന്നത്. ശിഷ്യ ഓം ശാന്തി ശാന്തി ശാന്തി.